ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 4:33 ശ്ലോകം. ഇവിടെ പലതരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇതെല്ലാം യോഗാത്മകമായി അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പലരും അതങ്ങനെ അനുഷ്ഠിക്കുന്നു. അതാണ് ഇവിടെ വെളിപ്പെടുത്തിയത്. ഇനി ജ്ഞാനയജ്ഞത്തിന്റെ മഹത്വം അതെന്താണെന്ന് എടുത്തു പറയും. ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞപരം തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനീ പരിസമാപ്യതേ. ബ്രഹ്മാർപ്പണം ഇത്യാദി ശ്ലോകേന സമ്യക് ദർശനസ്യ യജ്ഞത്വം സമ്പാദിതം. ബ്രഹ്മാർപ്പണം അവിടെ സമ്യക് ദർശനം ജ്ഞാനം അത് യജ്ഞമാണ് എന്ന് പറഞ്ഞു. യജ്ഞാശ്ച അനേക ഉപദിഷ്ട പലതരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ദേഹി സിദ്ധ പുരുഷാർത്ഥ പ്രയോജനേഹി ജ്ഞാനം സ്തുതി. അങ്ങനെ പലതരം യജ്ഞങ്ങൾ അതെല്ലാം പുരുഷാർത്ഥ സിദ്ധിക്ക് ഉപകരിക്കുന്നവയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതിൽ വിശിഷ്ടമായിരിക്കുന്ന ജ്ഞാനത്തെ ഇവിടെ സ്തുതിച്ചു പറയുകയാണ്. കഥം ശ്രേയാൻ ഇതി ശ്രേയാൻ ദ്രവ്യമയാ ദ്രവ്യ സാധന സാധ്യാ യജ്ഞ ജ്ഞാനയജ്ഞോ ഹി പരന്തപ. ദ്രവ്യമയമായ യജ്ഞങ്ങൾ ബാഹ്യമായ സാധന സമ്പത്തി അതുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ടതായ യജ്ഞങ്ങൾ ദ്രവ്യമയമായ യജ്ഞങ്ങൾ എന്ന് പറയുന്നു. പലതും ബാഹ്യമായി ഒരു കൂട്ടി ചെയ്യേണ്ട യജ്ഞങ്ങൾ വേദത്തിലും സ്മൃതികളിലും മറ്റും വിധിച്ചിട്ടുള്ള യജ്ഞങ്ങൾ. ആ യജ്ഞങ്ങളെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന എന്താണ്? ജ്ഞാനയജ്ഞ. ജ്ഞാനയജ്ഞമാണ് അത് ശ്രേഷ്ഠമായിരിക്കുന്നത്. ഹേ പരന്തപ ദ്രവ്യമയോഹി യജ്ഞ ഫലസ്യ ആരംഭക. എന്താണ് രണ്ടും തമ്മിലെ വ്യത്യാസം? ദ്രവ്യമയമായ യജ്ഞങ്ങൾ ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ളതാണ്. അത് വിധിക്കുന്ന സ്ഥലത്ത് തന്നെ പറയുന്നു ഇന്ന യജ്ഞത്തിന് ഇന്ന ഫലം എന്ന് പറയുന്നു. അതുകൊണ്ട് ആ യജ്ഞങ്ങളെല്ലാം ഫലത്തിന് ആരംഭമാണ്, ഫലത്തെ ഉണ്ടാക്കുന്നതാണ്. ഫലസ്യ ആരംഭക ഫലത്തിന് കാരണമാണ്. ജ്ഞാനയജ്ഞം എന്ന ഫലാരംഭം, പക്ഷെ ജ്ഞാനയജ്ഞം അങ്ങനെയല്ല, അത് ഫലത്തെ ഉണ്ടാക്കുന്നില്ല. ജന്മാദി ഫലത്തെ ഉണ്ടാക്കുന്നില്ല എന്നർത്ഥം. സംസാര ബന്ധനമാകുന്ന ഫലത്തെ അത് ഉണ്ടാക്കുന്നില്ല. പക്ഷെ മറ്റ് യജ്ഞങ്ങളെല്ലാം ജനന മരണ രൂപത്തിലുള്ള സംസാര ഫലത്തെ ഉണ്ടാക്കുന്നതാണ്. അത് ശ്രേയാൻ പ്രശസ്തിതര. അതുകൊണ്ട് ഈ ജ്ഞാനയജ്ഞം ശ്രേഷ്ഠമാണ്. അത് സംസാരത്തെ അവസാനിപ്പിക്കുന്നതാണ്. അത് ശ്രേഷ്ഠമാണ്. കഥം യഥ സർവം കർമ്മ സമസ്തം അഖിലം അപ്രതിബദ്ധം പാർത്ഥ ജ്ഞാനി മോക്ഷസാധനെ സർവത സമൃദ്ധവതകസ്ഥാനിയെ പരിസമാപ്യ അന്തർഭൂതീത്യർത്ഥ എന്ന് പറയുന്നു. യഥ സർവം കർമ്മ സമസ്തം അഖിലം എല്ലാ കർമ്മങ്ങളും ഉപാസനകളും മറ്റുള്ളതെല്ലാം ഇവിടെ പറഞ്ഞ മറ്റ് എല്ലാ മാർഗങ്ങളും ജ്ഞാനത്തിൽ അതെന്താണ് മോക്ഷസാധനമായിരിക്കുന്ന മോക്ഷത്തിൻ്റെ ചരമസാധനം ഏറ്റവും ആത്യന്തികമായി മോക്ഷത്തിന് ആശ്രയിക്കേണ്ടതായിരിക്കുന്ന ഉപായം. സർവദ സമ്പ്രദോദക സ്ഥാനി എന്ന് മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞു. അതൊരു മഹാജലാശയം പോലെയാണ്. എല്ലാ പ്രയോജനവും അതിൽ നിന്ന് കിട്ടുന്നു. മോക്ഷപര്യന്തം പരിസമാപ്യത അന്തർഭവതി, അതിൽ സർവകർമ്മങ്ങളും അന്തർഭവിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ആ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയുള്ളതാണ്. ആ ജ്ഞാനപ്രാപ്തിയിൽ സർവകർമ്മ ഫലവും അന്തർഭവിച്ചിരിക്കുന്നു. അതിന്റെ സർവകർമ്മഫലങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ജ്ഞാനപ്രാപ്തി. അതിലൂടെ ഉണ്ടാകുന്ന മോക്ഷ ലാഭം അത് ശ്രുതിയിൽ തന്നെ പറയുന്നുണ്ട്. ഛാന്തോക്യത്തിൽ യഥാ കൃതായ വിജിതായ അധിരേയ സംയന്തി ഏവം ഏനം സർവം അഭിസമേതി യത്കിഞ്ച പ്രജാഹ സാധു കുറുവന്തി യഹത്തദ്വേദ യസ്സവേദ. ഇത് ശ്രുതി പറയുന്നുണ്ട്. രൈക്കന്റെ ഉപാഖ്യാനത്തെ കുറിച്ച് പറയുന്ന ഛാന്തോക്യത്തിൽ അവിടെ ഒരു ചൂതുകളിയോട് ഉപമിച്ചിട്ടാണ് പറഞ്ഞു. യഥാ കൃതായ വിജിതായ, ചൂതുകളിയിൽ നാല് പകിടകളുണ്ട്. കൃതം, ത്രേത, ദ്വാപരം, കലി എന്ന് പറയുന്ന നാല് പകിട. അതിൽ കൃതം എന്ന് പറയുന്ന ആ പകിടയെ ജയിച്ചു കഴിഞ്ഞാൽ അതിന് താഴോട്ടുള്ള നാലും ജയിച്ചു കഴിഞ്ഞു. പിന്നെ ഓരോന്നിനായിട്ട് ജയിക്കേണ്ട ആവശ്യമില്ല. ആ സമയം കലിയാണ് ജയിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി അതിന്റെ പേരാണ് കലി, ദ്വാപരം, ത്രേത, കൃതമാണ്. കലിയാണ് ജയിക്കുകയാണെങ്കിൽ ബാക്കി മൂന്നും ജയിക്കണം. അതേസമയം ഏറ്റവും മേളിലുള്ളതാണ് കൃതം. അത് ജയിച്ചു കഴിഞ്ഞാൽ ബാക്കി മൂന്നും ജയിച്ചതായി കണക്കാക്കി അയാൾ വിജയിയായി പ്രഖ്യാപിക്കും. പഴയ കാലത്തെ ഒരു ചൂതുകളിയുടെ രീതിയാണ്. അതുപോലെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കൃതായ വിജിതേയ വിജിതായ അധിരേയാഹ സംയന്തി, അതിൽ താഴോട്ടുള്ള ബാക്കി മൂന്ന്. കൃതത്തിന് താഴെയാണ് ബാക്കിയുള്ളതെല്ലാം. ത്രേത, ദ്വാപരം, കലി ഈ മൂന്ന് പകിടകളും അതിന് താഴെയാണ്. അപ്പൊ ആ മുഖ്യമായിരിക്കുന്ന അതിനെ ജയിച്ചു കഴിഞ്ഞാൽ ആ ജയത്തിൽ ബാക്കിയുള്ളതെല്ലാം അധരേയാഹ സംയന്തി അന്തർഭവിക്കുന്നു. ഏവമേനം സർവം തദ്ഭിസമേതി. അതുപോലെ ഈ രൈക്വൻ എന്ന് പറയുന്ന വണ്ടിക്കാരൻ ഏതൊരു ജ്ഞാനമാണോ നേടിയിരിക്കുന്നത് അതിൽ അഭിസമേതി അന്തർഭവിച്ചിരിക്കുന്നു. ഏകിഞ്ചിത് പ്രജാഹ സാധു കുറുവന്തി, ബാക്കി മനുഷ്യർ ഈ ലോകത്ത് എന്തെല്ലാം സത്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാം ഫലങ്ങളും, മറ്റുള്ളവർ എന്തെല്ലാം ഉപാസനകൾ ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാം ഫലങ്ങളും, യഹത്തദ്വേദ യസ്സവേദ. ആ രൈക്കുൻ എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നു, രൈക്കുന്റെ ജ്ഞാനം എന്താണോ അതിൽ ബാക്കിയുള്ള എല്ലാ കർമ്മഫലങ്ങളും ഉപാസനാ ഫലങ്ങളും അന്തർഭവിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ സർവത സമ്പ്രദോദകസ്ഥാനീയം എന്ന് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞത്. ശ്രുതിയിലും അത് തന്നെ പറയുന്നു എന്നർത്ഥം. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ആത്യന്തികമായി ജ്ഞാനത്തിൽ ഉടങ്ങുന്നു. കർമ്മഫലങ്ങളും കർമ്മത്തിന്റെ മുഖ്യ ഫലങ്ങളായിരിക്കുന്ന വിഹിതമായ ഫലങ്ങൾ, ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഫലങ്ങൾ, ഇനി ആ കർമ്മം നിഷ്കാമമായി അനുഷ്ഠിക്കുമ്പോൾ ലഭിക്കുന്ന ചിത്തശുദ്ധി, ഈശ്വരാനുഗ്രഹം തുടങ്ങിയ സർവവും ആ ജ്ഞാനത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. കാരണം അതിന്റെ എല്ലാം പരിസമാപ്തിയായിട്ടാണ് ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിൽ പരിസമാപ്യത എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അത് ജ്ഞാനത്തെ അങ്ങനെ പല സ്ഥലത്ത് ജ്ഞാനമാണ് സർവോപരി ശ്രേഷ്ഠം എന്ന് പറയും. ജ്ഞാനി ത്വാത്മൈവമേമതം, ജ്ഞാനി എന്ന് പറയുന്നത് ആത്മാവ് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് വേറൊരു ഭാഗത്ത്. ജ്ഞാനവാന്മാ പ്രപദ്യതി, ആ ജ്ഞാനമുള്ളവൻ എന്നെ പ്രാപിക്കുന്നു. ശ്രദ്ധാവാൻ ലഭതി ജ്ഞാനം, ശ്രദ്ധയുള്ളവൻ ആ ജ്ഞാനത്തെ നേടുന്നു. ഇങ്ങനെ പല ഭാഗങ്ങളിലും ജ്ഞാനത്തെ സ്തുതിച്ചു പറയുന്നുണ്ട്. മറ്റുള്ള എല്ലാ സാധനാ മാർഗങ്ങളെ അപേക്ഷിച്ചും ഏറ്റവും ശ്രേഷ്ഠമായ സാധനയാണ് ജ്ഞാനം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്ലോകത്തിൽ പരന്തപ അല്ലയോ അർജുന, ദ്രവ്യമയാദ് യജ്ഞാദ്, ദ്രവ്യം കൊണ്ട് സാധിക്കേണ്ടതായ യജ്ഞങ്ങളെ അപേക്ഷിച്ച് ജ്ഞാനയജ്ഞശ്രേയ, ജ്ഞാനയജ്ഞം ആണ് ശ്രേഷ്ഠം. പാർത്ഥ അല്ലയോ അർജുന, സർവം കർമ്മ, എല്ലാ കർമ്മവും അഖിലം പൂർണമായും ജ്ഞാനെ പരിസമാപിതി, ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു. ഇവിടെ സർവം അഖിലം എന്ന് പറഞ്ഞിരിക്കുന്നത്, വ്യാഖ്യാതാക്കൾ പറയുന്നത് ആദ്യം സർവം എന്ന് പറയുമ്പോൾ എല്ലാ കർമ്മങ്ങളും അഖിലം പരിസമാപിതി, എന്നുവെച്ചാൽ കർമ്മം ഒന്നുപോലും അവശേഷിക്കുന്നില്ല, എല്ലാം ആ കർമ്മങ്ങൾ പൂർണമായി. ജ്ഞാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതായ കർമ്മത്തിന്റെ ഒരു ഭാഗങ്ങളും ശേഷിക്കുന്നില്ല. കർമ്മത്തിന്റെ ഭാഗമായിരിക്കുന്ന, കർമ്മത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഉപാസനകളും ശേഷിക്കുന്നില്ല. എല്ലാം ആ പരമമായ ജ്ഞാനഫലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ ജ്ഞാനഫലത്തെ വീഴ്ച ആ കർമ്മത്തിന്റെ ഫലം തുച്ഛമാണ്. അതുകൊണ്ട് ജ്ഞാനത്തെയാണ് ഒരുവൻ പരമമായി ആശ്രയിക്കേണ്ടത്, കർമ്മത്തെ അല്ല എന്നുള്ള ഇവിടെ കാണിക്കുന്നു. ശ്രേയാൻ ദ്രവ്യമയാജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ആ ജ്ഞാനം എങ്ങനെയാണ് പ്രാപിക്കേണ്ടതെന്നടുത്ത് പറയുന്നു. തൻവിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. ഭാഷ്യം തദേതദ് വിശിഷ്ടം ജ്ഞാനം ദ്രഹിക്കേന പ്രാപ്യതേ. ആ ജ്ഞാനം അത്രമാത്രം വിശിഷ്ടമാണ്. പറഞ്ഞ തരത്തിൽ ജ്ഞാനത്തിന് മഹത്വം ഉണ്ടെങ്കിൽ ആ ജ്ഞാനം എങ്ങനെയാണ് പ്രാപിക്കുന്നത്? ഇത്യുച്യതെ തദ്വിധി, തദ്വിധി വിജാനീഹി ഏന വിധിന പ്രാപ്യത, ഏത് രീതിയിലാണ് ജ്ഞാനത്തെ പ്രാപിക്കേണ്ടത് എന്ന് പറയുന്നു. ആചാര്യാൻ അഭിഗമ്യ പ്രണിപാതേന പ്രകർഷേണ നീചൈഹി പതനം പ്രണിപാദോ ദീർഘ നമസ്കാരഹത്തേന. ആദ്യം പറയുന്നത് പ്രണിപാതേന, ആചാര്യ ഉപസത്തി, ആചാര്യപ്രാപ്തി എന്ന് ശ്രുതിയിലൊക്കെ പറയും. ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഗുരുമേവ ഉപഗച്ഛേ എന്നുള്ള ശ്രുതി പറയും. ശ്രോത്രിയനായിരിക്കുന്ന, ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഗുരുവിനെ തന്നെ സമീപിക്കുക, സമിത്പാണി എന്നെല്ലാം അവിടെ പറയുന്നു. അത് തന്നെ ഇവിടെ പറയുന്നു പ്രണിപാതേന പ്രകർഷേണ നീചൈഹി പതനം പ്രണിപാദോ ദീർഘ നമസ്കാരം. പ്രണിപാദം എന്ന് വെച്ചാൽ നീചൈഹി പതനം, ദീർഘ നമസ്കാരം. ദീർഘ നമസ്കാരം എന്ന് പറയുന്നോണ്ട് ഉദ്ദേശിക്കുന്നത് ആ വിദ്യയെ പ്രാപിക്കാൻ പോകുന്ന അധികാരിയുടെ യോഗ്യത, പ്രധാനമായ യോഗ്യത, അതാണ് ദീർഘ നമസ്കാരം കൊണ്ട് സൂചിപ്പിക്കുന്നത്, പ്രണിപാദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു തത്വദർശിയുടെ അടുത്ത് പോയി വിദ്യ ഗ്രഹിക്കുന്നവൻ ശിഷ്യഭാവത്തിൽ പോകുന്നു. ശിഷ്യ ശാസിതം അർഹ, ശാസിക്കാൻ എന്നുവെച്ചാൽ ഉപദേശിക്കുന്നതിന് അർഹനായവനാണ് ശിഷ്യൻ. ആ ശിഷ്യഭാവത്തിൽ വിദ്യയ്ക്ക് വേണ്ടി സമീപിക്കുന്നു. ഇപ്പോൾ പോകുന്നവൻ ആ വിദ്യ സ്വീകരിക്കുന്നതിന് അർഹനാണെന്ന് തെളിയിക്കുന്നതാണ് ആ പ്രണിപാദം, ദീർഘ നമസ്കാരം എന്ന് പറയുന്നത്. അതൊരു ബാഹ്യമായ ചടങ്ങ് എന്നതിലുപരി ആ വ്യക്തിയുടെ സമർപ്പണ ബോധത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നമസ്കാരത്തിന്റെ തത്വം തന്നെ അതാണ്. ഒരാള് നമസ്കരിക്കുന്നു, പ്രത്യേകിച്ചും നമ്മുടെ സനാതനമായ സംസ്കാരമാണ് ഗുരുക്കന്മാരുടെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സമ്പ്രദായം തന്നെ വച്ചിരിക്കുന്നത് വന്നത് തന്നെ എന്താണ്, പാദം എന്ന് പറയുന്നത് ഒരു മാർഗത്തിന്റെ സൂചകമാണ്. പാദം നമ്മൾ നടക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതൊരു മാർഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, മാർഗത്തിന്റെ സൂചകമാണത്. അപ്പൊ ആ മാർഗത്തെ ആരുടെ പാദത്തിലാണോ പോയി നമസ്കരിക്കുന്നത് ആ മാർഗത്തെ ഞാൻ സ്വീകരിക്കുന്നു, പിന്തുടരുന്നു എന്നുള്ള ഒരു പ്രതിജ്ഞ ചെയ്താണ് ഒരു വ്യക്തിയുടെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുന്നു. അങ്ങയുടെ മാർഗത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അങ്ങ് സഞ്ചരിക്കുന്ന വഴിയെ ഞാൻ സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരാളുടെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുകയും അയാൾ സഞ്ചരിക്കുന്ന വഴിയെ സഞ്ചരിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു വഞ്ചനയാണ്. ഒരാളുടെ പാദത്തിൽ തൊട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് അതിൻ്റെ തത്വം, അതാണ് പാദ നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും അയാൾ സ്വയം ആ മാർഗത്തിന് സമർപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ തന്റെ സർവകാരണങ്ങൾ, ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും സർവവും അതിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്ന ദീർഘ നമസ്കാരം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പരിപൂർണമായ സമർപ്പണമാണ്. അത് ഒരു വ്യക്തിയോട് പ്രകടിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ അത് വ്യക്തിയോടല്ല, ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന വിദ്യയോടാണ്. അപ്പൊ ആ വിദ്യയ്ക്ക് അയാൾ സ്വയം കീഴ്പ്പെടുകയാണ്, ആത്മവിദ്യയ്ക്ക്. അതുകൊണ്ട് ആ വ്യക്തിയുടെ മറ്റ് സദ്ഗുണങ്ങൾ, വിനയം പോലെയുള്ള ഗുണങ്ങളും പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഗൗണമായിട്ട് മുഖ്യമായിട്ട് വരുന്നത് എന്താണ്, ആ വിദ്യയെ അയാൾ സർവാത്മന സ്വീകരിക്കുകയാണ്, സ്വീകരിക്കുന്നതിനുള്ള സന്നദ്ധത കാണിക്കുകയാണ്. അപ്പൊ ആ വിദ്യാ സ്വീകാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ദീർഘ നമസ്കാരം ഇവിടെ പറയുന്ന പ്രണിപാദം. അത് പിന്നീട് തത്വം മനസ്സിലാക്കാതെ ഒരാചാരമായി തീർന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അതൊരു വലിയ തത്വത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് പറയുന്നു. അതറിയുന്നതിന് വേണ്ടിയിട്ട്, ആ വിദ്യ സ്വീകരിക്കുന്നതിന് വേണ്ടി, ആ വിദ്യ സ്വീകരിക്കുന്നതിന് ഉള്ള പാത്രമാകുക, അധികാരിയാകുക എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് ആ പ്രണിപാദം വരുന്നത്. അങ്ങനെ പ്രണിപാദനം ചെയ്ത് പരിപ്രസനേന അടുത്ത് ചോദിക്കുകയാണ്, കഥം ബന്ധ, കഥം മോക്ഷ, കാ വിദ്യ, കാ ച വിദ്യ ഇതി പരിപ്രസനേന. അടുത്ത ആ ഗുരുവിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഗുരുവിൽ നിന്ന് അറിയേണ്ടത്, അതിനധികാരിയായിട്ടുള്ളവൻ അറിയേണ്ടത് മോക്ഷത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും അവിദ്യയെക്കുറിച്ചും മറ്റുമാണ്. അത് ചോദിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള താത്പര്യം സദാ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് ആണ് അയാൾ നമസ്കരിക്കുന്നത്. ബാഹ്യമായി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ബാഹ്യമായി സദാ നമസ്കരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. മുഖ്യം ബാഹ്യമായ ആചാരത്തെക്കാളും മാനസികമായ ഭാവത്തിനാണ്. മനസ്സിൽ സദാ ജിജ്ഞാസ നിലനിർത്തിക്കൊണ്ട് തന്റെ അധികാരിത്വ സമ്പാദനം, അത് ശിഷ്യൻ സദാ അനുവർത്തിച്ചുകൊണ്ടിരിക്കണം, തുടർന്നുകൊണ്ടിരിക്കണം. അതാണ് ഈ രണ്ടിലൂടെ സൂചിപ്പിക്കുന്നത്, പ്രണിപാതം കൊണ്ടും പരിപ്രശ്നം കൊണ്ടും. അത് രണ്ടും മാത്രം പോരാ, സേവയാ ഗുരുശുശ്രൂഷയാ, ഗുരുശുശ്രൂഷ ഗുരുവിന് വേണ്ട സേവയെല്ലാം ചെയ്തു കൊടുക്കുക. അപ്പൊ സേവ ചെയ്യുന്നതുകൊണ്ട് രണ്ടു കാര്യങ്ങൾ, ഒന്ന് ആ സേവ എന്ന് പറയുമ്പോൾ അത് കർമ്മയോഗത്തിന്റെ ഭാഗമായി, ജ്ഞാനപ്രാപ്തിക്ക് അനുപേക്ഷണീയമായിരിക്കുന്ന കർമ്മയോഗം, അതാണ് സേവയിലൂടെ വരുന്നത്. ഗുരു സേവയായിട്ട് അനുഷ്ഠിക്കുന്നു, അതും ശിഷ്യന്റെ യോഗ്യതയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗുരുസേവയിലൂടെ ഗുരുവിനെ തൃപ്തനാക്കുക, സന്തുഷ്ടനാകുക. ഗുരു നിത്യതൃപ്തൻ ആണ്, ഗുരു ഗുരുവിന്റെ ലക്ഷണം തന്നെ അതാണ്. എന്നാലും ഇവിടെ ഗുരുവിന്റെ തുഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ശിഷ്യൻ ഇതിന് യോഗ്യനാണെന്ന് തെളിയുന്നതിലൂടെ ഗുരുവിന് ശിഷ്യനോട് തോന്നുന്ന ആ മതിപ്പ്, കാരണം അത് ശിഷ്യന് തെളിയിക്കേണ്ടതുണ്ട്, താൻ ഇതിന് യോഗ്യനാണ്, പ്രാപ്തനാണ്, അധികാരിയാണ് ഈ വിദ്യാസ്വീകരണം. ആ ശിഷ്യന്റെ ഉത്തമ അധികാരിത്വം അത് ശിഷ്യന് ഉണ്ടെന്ന് തെളിയുമ്പോൾ ഗുരുവിന് ശിഷ്യനോട് തോന്നുന്ന ആ വാത്സല്യം, അതാണ് ഗുരുപ്രസാദം. അപ്പൊ ആ ഗുരുപ്രസാദത്തിന് വേണ്ടി ഗുരു ശുശ്രൂഷ, ഗുരുസേവ ചെയ്യുക എന്ന് പറയുന്നു. ആ ഗുരുസേവ കൊണ്ട് ഇവിടെ പ്രയോജനം ശിഷ്യന് തന്നെയാണ്, ഗുരുവിനല്ല. ഗുരുസേവ കൊണ്ട് ഗുരുവിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സമ്പാദിച്ചു കൊടുക്കുകയല്ല ശിഷ്യൻ ചെയ്യുന്നു. ഗുരുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഭാഗമല്ല ചെയ്യുന്നത്, തനിക്ക് വേണ്ടി തന്നെയാണ്. അപ്പൊ ഗുരുസേവയുടെ പ്രയോജനം തനിക്കാണ്, ഗുരുവിനല്ല. ഗുരു ആപ്തകാമനായിരിക്കുന്നതുകൊണ്ട് ശിഷ്യന്റെ സേവ കൊണ്ട് ഗുരുവിന് പ്രത്യേകിച്ചൊന്നും നേടാനുണ്ട്, ഗുരുവിന് പ്രത്യേകിച്ചൊന്നും സമ്പാദിക്കാനുമുണ്ട്. ശിഷ്യൻ സേവ ചെയ്തില്ലെങ്കിലും ഗുരുവിന്റെ നിലയ്ക്ക് മാറ്റമൊന്നും വരുന്നില്ല. പക്ഷെ ശിഷ്യന് പലതും നേടാനുണ്ട്. ഗുരുവിന് വേണ്ടി താൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തോടുകൂടി ശിഷ്യൻ ചെയ്യുന്ന വാസ്തവത്തിൽ തനിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് കർമ്മയോഗത്തിന്റെ ഫലം എന്ന് പറയുന്നത്. മുഖ്യമായ ഫലം എന്ന് പറയുന്നത് കർമ്മയോഗിക്കാണ്, അല്ലാതെ സമൂഹത്തിനല്ല, മറ്റാർക്കെങ്കിലുമല്ല. അതുപോലെ ഗുരു ശുശ്രൂഷ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ, ഗുരുസേവ എന്നുള്ള നിലയ്ക്ക് ചെയ്യുക. ഗുരു ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എന്താണ്? ഗുരുവിനെ കുളിപ്പിക്കുക, ആഹാരം കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളാണോ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് ശിഷ്യന്മാരുള്ള ഗുരു വിഷമിക്കും. ഗുരു ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അങ്ങനെ ഗുരുവിന്റെ അടുത്തിരുന്ന് ഗുരുവിന്റെ കാലതടുകയും ഒന്നുമല്ല. ഇവിടെ പറയുന്നത് ഗുരുവിന്റെ പ്രീതിക്ക് വേണ്ടി, ഗുരുവിന്റെ അടുത്തിരുന്നാലായാലും അകന്നിരുന്നായാലും ഗുരുവിന്റെ സ്മരണയോടുകൂടി ചെയ്യുന്ന നിഷ്കാമമായി അനുഷ്ഠിക്കപ്പെടുന്ന തന്റെ അന്തരംഗ ശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എവിടെയിരുന്നായാലും ശരി, അത് ഗുരുസ്മരണയോടുകൂടി ചെയ്യുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ഗുരു ശുശ്രൂഷയാണ്. അപ്പോൾ ചെയ്യുന്ന വ്യക്തിയുടെ മനോഭാവത്തിനാണ് അവിടെ പ്രാധാന്യം. അല്ല, ഗുരുവിന്റെ അടുത്തിരുന്ന് ചെയ്യുന്നു, ഗുരുവിൽ നിന്ന് ദൂരെ ഇരുന്ന് ചെയ്യുന്നു, ഗുരുവിന് ഉപകരിക്കത്തക്ക തരത്തിൽ നേരിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ വിഷയമല്ല. അയാളുടെ മനസ്സിൽ ഗുരുസ്മരണയുണ്ട്. ആ ഗുരുസ്മരണയോടുകൂടി അയാൾ എവിടെ നിൽക്കുന്നു? വീട്ടിലായാലും ആശ്രമത്തിലായാലും സമൂഹത്തിലായാലും എവിടെയായാലും ആൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആത്യന്തികമായി ഗുരുവിന്റെ പ്രസാദത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അതെല്ലാം ഗുരു ശുശ്രൂഷയാണ്, നിഷ്കാമമായി ചെയ്യുന്നതാണ്. അത് ഗുരുവിന്റെ അനുഗ്രഹത്തിന്, ഈശ്വരന്റെ അനുഗ്രഹത്തിന്, ആത്മശുദ്ധിക്ക് മാത്രം ഉപകരിക്കുന്ന പ്രവൃത്തികളാണ്. അങ്ങനെ ചെയ്യുന്ന സേവ ശുശ്രൂഷ, അത് ഗുരു ശുശ്രൂഷ. ഇത്രയും ആയി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ശിഷ്യത്വം പൂർണ്ണമായി. അവിടെ ഒന്ന് തന്റെ സമർപ്പണം ഗുരുവിനുള്ള, അത് പ്രണിപാതം കൊണ്ട്. പിന്നെ പരിപ്രശ്നം, ജിജ്ഞാസ, ആന്തരികമായ ജിജ്ഞാസ സദാ ഉണർത്തിയിരിക്കുക. മറ്റൊന്ന് സേവ, നിഷ്കാമമായ ഗുരുസേവ. ഇത് മൂന്നും കൊണ്ട് അയാളുടെ, ആ ശിഷ്യന്റെ എല്ലാ യോഗ്യതകളും, നമ്മൾ സാധാരണ പറയുന്ന സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയുന്ന എല്ലാ യോഗ്യതകളും അവിടെ പൂർണ്ണമാവുകയാണ്. അങ്ങനെ പൂർണ്ണമായവന് മാത്രമേ ഗുരു യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ഉപദേശിക്കത്തുള്ളൂ. ഇതം നാ തപസ്കായ നാ ഭക്തായ, അവസാനം പറയും. ഇതെല്ലാം ഉപദേശിച്ചു കഴിഞ്ഞതിന് ശേഷം പറയും, ഈ വിദ്യ ഒരിക്കലും ഭക്തിയില്ലാത്തവൻ ഉപദേശിച്ചു കൊടുക്കരുത്, ശ്രദ്ധയില്ലാത്തവന് ഉപദേശിക്കരുത് എന്നെല്ലാം പറയും. എന്ന് പറയുമ്പോൾ അതിന് ഒരു താല്പര്യം കൂടിയുണ്ട്. അങ്ങനെ ശ്രദ്ധയില്ലാത്തവന്റെ, ഭക്തിയില്ലാത്തവന്റെ, യോഗ്യതയില്ലാത്തവന്റെ മുമ്പിൽ പറയുന്നത് അവിദ്യ ആകത്തില്ല, വിദ്യയായിട്ട് ഗ്രഹിക്കത്തില്ല. ഉപനിഷത്തിൽ തന്നെ പറയുമല്ലോ, ദേവനോടും അസുരനോടും ഉപദേശിച്ചു, ഉപദേശിച്ചു ഒരേ കാര്യം, പക്ഷെ ദേവന് മാത്രമേ അത് വിദ്യയായുള്ളൂ, അസുരനെ സംബന്ധിച്ചിടത്തോളം അത് വിദ്യ ആയില്ല. ഉപദേശിക്കുന്നുവെന്ന് തന്നെ ഇരുന്നോട്ടെ, ശിഷ്യൻ ശ്രവിക്കുന്നുവെന്ന് തന്നെ ഇരുന്നോട്ടെ, പക്ഷെ ശിഷ്യൻ ഈ പറയുന്ന കാര്യങ്ങൾ, ആന്തരികമായ സമർപ്പണവും ജിജ്ഞാസയും നിഷ്കാമഭാവവും ആ ശിഷ്യനിൽ ഒത്തുവന്നിട്ടുണ്ടെങ്കിൽ ഗുരു ഉപദേശിക്കുന്ന വിദ്യ അത് വിളങ്ങത്തില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ അത് വിദ്യ ആകത്തില്ല. അസുരൻ ഉപദേശിച്ചതുപോലെ ഇരിക്കും, അസുരനത് വിദ്യയായില്ല. ദേവന് മാത്രമേ അത് വിദ്യയായുള്ളൂ, ബ്രഹ്മാവിന്റെ ഉപദേശം. അത് കഥകളാണ്, അതൊക്കെ അവിടുന്ന് വായിച്ചു പഠിച്ചോളൂ. അപ്പോ അതുപോലെ സംഭവിക്കും. അപ്പോ വിദ്യ ഉപദേശിച്ചു കഴിഞ്ഞാലും അത് വിദ്യയായി തീരുന്നില്ല. അതുകൊണ്ട് മുഖ്യം ശിഷ്യന്റെ യോഗ്യതയാണ്, അതാണ് പരമപ്രധാനമായിരിക്കുന്നത്. ആ യോഗ്യതാ സമ്പാദനത്തിന് വേണ്ടി ഒരുവൻ സദാ ആന്തരികമായി ഉണർന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അത് അനുനിമിഷം അവന്റെ ഉള്ളിൽ ഈ പറയുന്നതായ പ്രണിപാദനവും സമർപ്പണവും പരിപ്രശ്നവും ജിജ്ഞാസയും സേവയും നിഷ്കാമഭാവവും, സേവ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ നിഷ്കാമമായ പ്രവൃത്തി എന്നാണ്. കാമനകളില്ലാത്തതായ പ്രവൃത്തിയും നിരന്തരം ഉണ്ടായിരുന്നു. ഇത്രയും ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഉപദേക്ഷ്യന്തി എന്ന് പറയുന്നു, ഉപദേശിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഉപദേശിക്കുന്നത് ആത്മവിദ്യ ആകത്തുള്ളൂ. അതിനെ അവൻ ആത്മവിദ്യയായി ഗ്രഹിക്കാൻ പറ്റും. ഇതിലെന്തെങ്കിലും ന്യൂനത വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കേവലം ബാഹ്യമായി മാത്രം, ഇപ്പോ പ്രണിപാതം, നമസ്കാരം, അടുത്ത് പറയും ഇത് കള്ളന്മാരും ചെയ്യാറുണ്ടെന്ന് പറയും, ഭാഷകാരൻ തന്നെ പറയും. ഗുരുക്കന്മാരെ പറ്റിക്കാൻ വേണ്ടി അടുത്തുകൂടി നമസ്കരിക്കുന്നവരുണ്ട്. അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ നമസ്കാരം നിൽക്കും, അപ്പം മനസ്സിലായിക്കോളും ഇതിലുണ്ടായിരുന്ന ഈ നമസ്കാരം ശരിയായ രീതിയിലായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നുണ്ട്, പ്രതാരകന്മാർ, വഞ്ചകന്മാർ, അവരെ സൂക്ഷിച്ചോളണമെന്ന് ഗുരുക്കന്മാരെടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ അത് ബാഹ്യമായി അങ്ങനെയാകാം. പിന്നെ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പരിപ്രശ്നം, ഇങ്ങനെ ഗീതി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചുകള എന്താണ് മോക്ഷം, എന്താണ് വിദ്യ, അങ്ങനെയുള്ള കൃത്രിമത്വങ്ങളൊന്നുമല്ല. സേവ ചെയ്യുന്നതായിട്ട് ഭാവിക്കുക, എന്നിട്ട് അവസാനം എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് സ്ഥലം വിടുക, ഇങ്ങനെയൊക്കെ പലതരത്തിലുണ്ട്. ഇതൊക്കെ ഒരുപാട് കണ്ടതുകൊണ്ട് പറയുന്നതാണ്. അപ്പം അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഇതിന്റെ പൂർണ്ണതയിൽ ആണ് അടുത്ത് പറയുന്നത്. എന്താണ്? ഏവമാതിന പ്രശ്രയേണ ആവർജിത, ഇങ്ങനെയുള്ള ആ പ്രശ്രയം കൊണ്ട്, വിനയം കൊണ്ട്, യോഗ്യതകൾ കൊണ്ട് ആവർജിതാഹ, ഗുരുവിനെ തന്നിലേക്ക് ആകർഷിക്കുകയാണ് ശിഷ്യം. ഗുരുവിന് മാറി നിൽക്കാൻ കഴിയാതെ വരുന്നു, തന്റെ ഗുണങ്ങളാൽ ആവർജിതനായിത്തീരുന്നു. ഗുരു പെട്ടുപോവുകയാണ് ശിഷ്യനിലേക്ക്. അങ്ങനെയുള്ള ആചാര്യ ഗുരു ഉപദേക്ഷ്യന്തി കഥയിഷ്യന്തി തേ ജ്ഞാനം യഥോക്ത വിശേഷണം. അങ്ങനെയുള്ള ഗുരുക്കന്മാർ ഉപദേശിക്കുന്നു, ആചാര്യ ഭൂവിനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആചാര്യന്മാർ, ഗുരുക്കന്മാർ, അവര് ശിഷ്യന്മാർക്ക്, ഇങ്ങനെയുള്ള ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്നു. തേ, എന്താണ് ജ്ഞാനം, യഥോക്ത വിശേഷണം, ആ ജ്ഞാനം എന്താണെന്ന് ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം, ആ ജ്ഞാനത്തെ ഉപദേശിക്കുന്നു. ജ്ഞാനിനഹ ജ്ഞാനി, ജ്ഞാനം പലതരത്തിലും ഉണ്ടാകാം. എന്തിനെ കുറിച്ചുള്ള അറിവുണ്ടായാലും അത് ജ്ഞാനമാണ്. പക്ഷെ ഇവിടെ ആത്മവിദ്യ തന്നെ ആയിരിക്കണം. അതാണ് ജ്ഞാനബന്ധോപി യഥാവത് തത്വദർശന ശീലാഹാപരേന. ജ്ഞാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ജ്ഞാനം പലതരത്തിലും ആകാം. അതുകൊണ്ട് പറയുന്നു യഥാവത് തത്വദർശനശീല, യഥാവത്തായിട്ടുള്ള തത്വത്തെ ദർശിക്കുന്നവരായി. ഇവിടെ പറയുന്ന സമ്യജ്ഞാനം, അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. സമദർശിത്വം, പണ്ഡിത സമദർശിന, എന്താ പറഞ്ഞാൽ സമദർശിത്വം, ആ ജ്ഞാനമുള്ളവർ, തത്വദർശന ശീല, അത് സ്വഭാവം തന്നെ ആയിരിക്കുന്നവർ, സമദർശികളായിട്ടുള്ള ഗുരുക്കന്മാർ, അവരുടെ അടുത്ത് ചെല്ലുക. അവരെന്ന, അങ്ങനെ സമദർശിത്വമില്ലാത്ത ഭാഗികമായ ജ്ഞാനമുള്ളവർ, അവരെ ഈ വിദ്യയ്ക്ക് വേണ്ടി സമീപിച്ചിട്ട് കാര്യമില്ല. അതോ വിശിനഷ്ടി തത്വദർശനീ. അതുകൊണ്ട് ഇവിടെ വിശേഷിച്ച് പറയുകയാണ്, അറിവുണ്ടായവൻ മാത്രം പോരാ, അറിവ് സമദർശിത്വമായിരിക്കണം, തത്വദർശനമായിരിക്കണം, യഥാർത്ഥ ജ്ഞാനമായിരിക്കണം. ഏ സമ്യക് ദർശന തീരുപതിഷ്ഠ ജ്ഞാനം കാര്യക്ഷമം ഭൂതി. ഇവിടെ കാര്യക്ഷമമായിരിക്കുക ജ്ഞാനം എന്ന് വെച്ചാൽ മോക്ഷമായ ഫലത്തെ കൊടുക്കുക. സമൂലമായി അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനമായിരിക്കണം, അത് സമ്യക് ദർശനമാണ്, സമത്വ ദർശനമാണ്. അതാണ് സമ്യക് ദർശന തീരുപതിഷ്ഠ ജ്ഞാനം. അങ്ങനെയുള്ള സമ്യക് ദർശികളായ ആചാര്യന്മാർ ഉപദേശിക്കുന്നതായ ജ്ഞാനം കാര്യക്ഷമം ഭവതി, കാര്യത്തെ ഉണ്ടാക്കുന്നതിന് അത് ക്ഷമമായിരിക്കുന്നു, പര്യാപ്തമായിരിക്കുന്നു, ശക്തമായിരിക്കുന്നു. എന്നാൽ ഇതര ഇതി ഭഗവതോ മതം, അതാണ് ഇവിടെ ഭഗവാന്റെ അഭിപ്രായം. അതുകൊണ്ട് ജ്ഞാനം ആർജിക്കുന്നതിനും ശരിയായ ജ്ഞാനത്തെ തന്നെ ആർജിക്കണം, അഭേദജ്ഞാനത്തെ തന്നെ ആർജിക്കണം. അതാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ജ്ഞാന ആർജനത്തിന് ഉപായമായി അനാദിയായ കാലം മുതൽ നമ്മുടെ സനാതനമായ സമ്പ്രദായത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രണിപാതം, പരിപ്രശ്നം, സേവ, ഇത് മൂന്നും കൊണ്ട് ഗുരുവിനെ സമീപിച്ച് ഗുരുവിൽ നിന്ന് തന്റെ യോഗ്യതയ്ക്കനുസരിച്ച് ആ തത്വജ്ഞാനത്തെ നേടുക, അതിന് യോഗ്യനായ ഗുരുവിനെ തന്നെ സമീപിക്കുക, അതാണ് ഇവിടെ പറയുന്നത്. പ്രണിപാതേന, പ്രണിപാതം കൊണ്ടും സമർപ്പണം കൊണ്ടും, പരിപ്രശ്നേന, പരിപ്രശ്നം കൊണ്ടും, ജിജ്ഞാസ കൊണ്ടും, സേവയ, സേവ കൊണ്ടും, നിഷ്കാമഭാവം കൊണ്ടും, തത്വിദ്ധി, ആ തത്വത്തെ അറിയൂ. തത്വദർശിനഹ ജ്ഞാനിനഹ, തത്വദർശികളായ ജ്ഞാനികൾ, തേ ജ്ഞാനം ഉപദേശ്യന്തി, ആ ജ്ഞാനത്തെ ഉപദേശിക്കും, ഉപദേശിക്കുന്നു. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ ഏന ഭൂതാന്യശേഷേന ദൃക്ഷ്യസ്യാത്മന്യഥോ മയി തഥാ ജാസതി ഇദമപി സമർത്ഥം വചനം. ഈ പറയുന്ന കാര്യവും അതിന് സമർത്ഥമാണ്. യജ്ഞാത്വ യജ്ഞാനം തൈരുപതിഷ്ഠം അധിഗമ്യ പ്രാപ്യ പുനർഭൂയോ മോഹം ഏവം യഥാ ഇദാനി മോഹം ഗതോസി പുനരേവൻ നയാസിസിയെ പാണ്ഡവ. അല്ലയോ അർജുന, അങ്ങനെ യോഗ്യന്മാരായ ഗുരുക്കന്മാരെ യോഗ്യനായി തന്നെ സമീപിച്ച് യജ്ഞാനം തീരുപതിഷ്ഠം, ഏതൊരു ജ്ഞാനമാണോ അവരുപദേശിക്കുന്നത് അധികമ്യ, അതിനെ നേടി പ്രാപ്യ, അങ്ങനെ നേടിക്കഴിഞ്ഞാൽ പുനഃ പിന്നീട് ഭൂയഹ വീണ്ടും ഏവം മോഹം യഥാ ഇദാനീം മോഹം ഗതോസി, ഇപ്പോൾ നീ മോഹിതനായിരിക്കുകയാണ് അർജുനോട് പറയുകയാണ്. അർജുനന്റെ ഈ സന്ദർഭത്തെ ഒന്നുകൂടി വിശദമാക്കുകയാണ്, ഓർമ്മിക്കുകയാണ്. നീ ഇപ്പോ മോഹത്തെ പ്രാപിച്ചിരിക്കുകയാണ്. അർജുനന് പ്രജ്ഞാവാദാംശ ഭാഷ, വിവേകികളെപ്പോലെ സംസാരിക്കുന്നുണ്ടെങ്കിലും നീ മോഹത്തിൽ നിന്നുകൊണ്ടാണ് നീ സംസാരിക്കുന്നത്. ഈ ഒരവസ്ഥ പുനരേവം നയാസസി, ഇനി നിനക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഈ വിദ്യ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്നാണ്. മോഹത്തിന് കാരണം അജ്ഞാനമാണ്. അജ്ഞാനത്തെ ഈ വിദ്യ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തത്വദർശികളായ ആചാര്യന്മാരിൽ നിന്നും വിദ്യയെ നേടി മോഹത്തെ നശിപ്പിക്കുക, അതാണ് മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം, അതാണ് ആ ജന്മത്തിന്റെ സാഫല്യവും. അതിന് വേണ്ടി നീ ശ്രമിക്കൂ എന്നാണ്. പൊതുവായ തത്വമായി പറയുകയാണ്. അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഗുരുവിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, ഭഗവാൻ നേരിട്ട് ഉപദേശിക്കുകയാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് ഉപദേശിക്കുകയാണ്. ഇതുപോലെ മോഹിതരായിരിക്കുന്ന മനുഷ്യർ എന്താണോ തത്വജ്ഞാനികളായ ഗുരുക്കന്മാരെ സമീപിച്ച് അവരിൽ നിന്നും ആത്മവിദ്യയെ ഗ്രഹിച്ച് ദുഃഖശാന്തി വരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നതിനും ഇതുണ്ട്. കാരണം മനുഷ്യൻ സാധാരണ മഹാത്മാക്കളെ സമീപിക്കുന്നത് ദുഃഖശാന്തിക്ക് വേണ്ടിയിട്ടാണ്. പരമഹത്വം ഉണ്ടെന്ന് കരുതുന്ന മഹാത്മാക്കളെയൊക്കെ സമീപിക്കും. പക്ഷേ ദുഃഖശാന്തിക്കുള്ള ഉപായമായി അവർ ഈ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന ആർത്തവോ ജിജ്ഞാസുര അർത്ഥാർത്ഥി, ആർത്തന്മാരായി സമീപിച്ചിട്ട് അവരോട് ആഗ്രഹിക്കുന്ന എന്താണ്? അർത്ഥാർത്ഥികളാണ്, അർത്ഥത്തെയാണ് ആഗ്രഹിക്കുന്നത്. അർത്ഥം പ്രാപിച്ചു കഴിഞ്ഞാൽ ദുഃഖശാന്തി വരും. രോഗമുള്ളവനാണെങ്കിൽ ആരോഗ്യം വന്നു കഴിഞ്ഞാൽ ദുഃഖശാന്തി വരും എന്ന് വിചാരിക്കും. അർത്ഥമില്ലാത്തവനാണെങ്കിൽ അർത്ഥം ഭൗതിക സാമഗ്രികൾ സാധന സമ്പത്തികൾ എല്ലാം പ്രാപിച്ചു കഴിഞ്ഞാൽ ദുഃഖശാന്തി വരുമെന്ന് പറയും കരുതും. അതുപോലെ യശസ് സ്ഥാനം തുടങ്ങി പല കാര്യങ്ങൾ ഇതെല്ലാം പ്രാപിച്ച് ദുഃഖശാന്തി വരുത്താം എന്ന് കരുതിയാണ് സാധാരണ മനുഷ്യൻ മഹാത്മാക്കളെ സമീപിക്കുന്നത്. അവരെ സമീപിക്കുമ്പോൾ അവരിൽ നിന്ന് ഇതെല്ലാം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അർത്ഥം തുടങ്ങിയ ഉപായങ്ങൾ അതെല്ലാം അവരിൽ നിന്ന് പ്രാപിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കൊണ്ട് ദുഃഖശാന്തി വരത്തില്ല. ദുഃഖശാന്തി എന്താണെന്നോ ദുഃഖശാന്തിക്കുള്ള ഉപായം എന്താണെന്നോ മോഹം കൊണ്ട് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ജീവന്മാരെ കണ്ടുകൊണ്ട്, ഈ മോഹത്തിന് അടിമകളായിരിക്കുന്ന ജീവന്മാരെ കണ്ടുകൊണ്ട് ദുഃഖശാന്തിക്കുള്ള ഉപായം അവരുടെ ഈ മോഹം നശിക്കുക എന്നുള്ളതാണ്. അർജുനന് വന്നതുപോലെയുള്ള മോഹം അതിന് തത്വദർശികളായ ആചാര്യന്മാരെ സമീപിച്ചാൽ പോരാ. അവരിൽ നിന്ന് ആത്മവിദ്യയെ തന്നെ അർത്ഥിക്കണം, അവരോട് പ്രാർത്ഥിക്കണം, ജിജ്ഞാസുവായി തന്നെ അവരെ സമീപിക്കണം. അങ്ങനെയുള്ള മഹാത്മാക്കളെ സമീപിച്ചു കഴിഞ്ഞാൽ ആത്മവിദ്യ അല്ലാതെ മറ്റൊന്നും അവരോട് ആവശ്യപ്പെടാൻ പാടില്ല. അതാണ് അവരിൽ നിന്ന് നേടേണ്ടത്. അതുകൊണ്ട് മാത്രമേ മോഹത്തെ നശിപ്പിക്കാൻ പറ്റൂ. ബാക്കി അവരോട് അർത്ഥിക്കുന്നതും നേടുന്നതും എല്ലാം താത്കാലികമാണ്. അതൊന്നും ആത്യന്തികമായി മോഹനാശത്തിനുതകുന്നതല്ല എന്നുകൂടി മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ അർജുനനെ ഒരു നിമിത്തമാക്കി അർജുനനെ ബോധിപ്പിക്കുന്നു എന്നുള്ള വ്യാജേന സർവജീവന്മാരെയും ബോധിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അർജുനനോട് നീ ഇനി പോയി ഒരു ആചാര്യനെ കണ്ട് ഞാനെന്ന് നേടണമെന്ന് പറയേണ്ട കാര്യം ഇല്ല. അതുകൊണ്ട് നിന്റെ മോഹം, ഈ മോഹമാണ് സർവപ്രാണികളെയും ബാധിച്ചിരിക്കുന്നത്. ഈ മോഹത്തെ നശിപ്പിക്കുന്നതിനുള്ള ഉപായം മഹാത്മാക്കളുടെ അടുത്ത് ചെന്നിട്ട് അർത്ഥാർത്ഥികളായി ചെന്നവരോട് സമ്പത്തും മറ്റു യാചിക്കുകയല്ല, അല്ലെങ്കിൽ അവനവന്റെ ജീവിതത്തിലെ പോരായ്മകളെ ന്യൂനതകളെ പരിഹരിക്കുന്നതിന് വേണ്ടി യാചിക്കുകയല്ല. അവിടെ മോഹം നശിപ്പിക്കുന്നതിനുള്ള ആത്മവിദ്യയാണ് ആവശ്യപ്പെടേണ്ടത്. അതിന് അങ്ങനെ ആവശ്യപ്പെടണമെങ്കിൽ അതിനവന് യോഗ്യത വേണം. അതിനുള്ള യോഗ്യത എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ യോഗ്യനായി ഗുരുവിനെ സമീപിച്ച് മോഹനാശത്തിനുള്ള ഉപായത്തെ ആവശ്യപ്പെടുക. കിഞ്ചയേന ജ്ഞാനേന. അങ്ങനെ ആ മോഹനാശം വന്നു കഴിഞ്ഞാൽ ഗുരു ഉപദേശിക്കുന്ന ജ്ഞാനം കൊണ്ട് ഭൂതാനി അശേഷീണ ബ്രഹ്മാദീനി സ്തംഭപര്യന്താനി ദ്രക്ഷ്യസി സാക്ഷാദാത്മനി പ്രത്യേകാത്മനി. അതാണ് സമ്യക് ജ്ഞാനം എന്ന് പറഞ്ഞത്. ഗുരുവിൽ നിന്ന് സമ്യക് ജ്ഞാനം നേടണമെന്ന് പറഞ്ഞ അതാണ്. ബ്രഹ്മാദിസ്തംഭം വരെയുള്ള സർവ ജീവന്മാരും സർവപ്രാണികളും അവിടെ ഏറ്റക്കുറച്ചിലില്ലാതെ വലുതെന്നോ ചെറുതെന്നോ ഉള്ള ഭാവമില്ലാതെ സാക്ഷാത്മനി പ്രത്യേകാത്മനി സ്വസ്വരൂപത്തിൽ തന്നെ മത്സംസ്ഥാനി ഇമാനി ഭൂതാനീരി ഇതെല്ലാം എന്നിൽ തന്നെ നിലനിൽക്കുന്നവയാണ്, ഇതെല്ലാം ഞാൻ തന്നെയാണ്. ഭൂതാനി അശേഷീണ ദൃക്ഷ്യസി ആത്മനി തന്നിൽ കാണുന്ന സർവത്തെയും സർവഭൂതങ്ങളെയും തന്നിൽ ആത്മാവിൽ തന്റെ സ്വരൂപത്തിൽ കാണണം. അതാണ് ആത്മവിദ്യ കൊണ്ട് ഒരു നേടേണ്ട സമദർശിത്വം. പണ്ഡിത സമദർശന എന്ന് പറഞ്ഞു. ആ സമദർശിത്വമാണ് ഗുരുവിൽ നിന്ന് നേടേണ്ടത്. ആ സമദർശിത്വമാണ് അവന്റെ മോഹത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്നത്, അവന്റെ ദുഃഖശാന്തി ഉണ്ടാക്കുന്നത്, അവൻ ആനന്ദത്തെ നൽകുന്നത്. ആ സമദർശിത്വമാണ്, അത് നേടണമെന്നാണ് പറയുന്നത്. ഭൂതാന്യശേഷേണ ആത്മനി ദ്രക്ഷ്യസി അങ്ങനെ നീ കാണണം, നിന്നിൽ കാണണം, സർവത്തെയും സ്വസ്വരൂപമായി കാണണം എന്നർത്ഥം. അത് മാത്രമല്ല അധോപി മൈ വാസുദേവി പരമേശ്വരി ഇമാനി, അതുപോലെ തന്നെ. അങ്ങനെ കാണുമ്പോൾ തന്നെ ഇതെല്ലാം അധോ മൈ, ഇവിടെ ഭഗവാൻ പറയുന്നു നീ നിന്നിലും എന്നിലും കാണുന്നു. സർവത്തെയും നിന്നിൽ കാണുക, സർവത്തെയും എന്നിൽ കാണുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ആ കാഴ്ച ഒന്ന് തന്നെ, രണ്ടല്ല. സർവത്തെയും നീ നിന്റെ സ്വരൂപത്തിൽ കാണുക, അപ്പോൾ നിനക്ക് മനസ്സിലാവും ഈ സർവത്തെയും കാണുന്നത് എന്നിലാണ്. മൈ വാസുദേവേ പരമേശ്വരേ ഇമാനി എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ക്ഷേത്രജ്ഞ ഈശ്വര ഏകത്വം സർവോപനിഷത് പ്രസിദ്ധം ദൃക്ഷ്യസി, അതാണ് നീ കാണേണ്ടത്. ക്ഷേത്രജ്ഞ ഈശ്വര ഏകത്വം, ഈശ്വരനായിരിക്കുന്നത് നിന്റെ ഉള്ളിലിരിക്കുന്ന ആ ക്ഷേത്രജ്ഞനായിരിക്കുന്നത് ഒന്ന് തന്നെ, അതാണ് ക്ഷേത്രജ്ഞീശ്വരേകത്വം. എന്തുകൊണ്ട് പറയുന്നു? ദൃക്ഷ്യസ്യാത്മനി, നീ സർവത്തെയും ആദ്യം നിന്നിൽ കാണാൻ ശ്രമിക്കുക. സർവത്തെയും നിന്നിൽ കാണാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും സർവത്തെയും നീ കാണുന്നത് വാസുദേവനിലാണ്, പരമേശ്വരനിലാണ്, എന്നിലാണ് എന്ന് മനസ്സിലാവും. അപ്പൊ എന്നിൽ കാണുന്നു എന്നും നിന്നിൽ കാണുന്നു എന്നും പറയുന്ന ഈ കാഴ്ച ഒന്നു തന്നെയാണ്. ആ സർവാത്മഭാവം അതെന്താണ്? സർവോപനിഷത്ത് പ്രസിദ്ധം ഇത് തന്നെയാണ്. സർവോപനിഷത്തുകളിലും ഉപദേശിച്ചിരിക്കുന്നത് ഇത് കാണുക, ഇതാണ് ഞാനിന തത്വദർശിന. തത്വദർശികളായ ജ്ഞാനികൾ ഉപദേശിക്കുന്നതായ ജ്ഞാനം ഇതാണ്, ഇത് നീ നേടും എന്നാണ്. അങ്ങനെ നീ നേടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ മോഹത്തിന് നീ അടിമയാകത്തില്ല. ആ സമയം ദർശനം അവന്റെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അജ്ഞാനജന്യമായിരിക്കുന്ന എല്ലാ ദുഃഖത്തെയും അത് നശിപ്പിക്കുന്നു. അങ്ങനെ പൂർണ്ണമായ ശാന്തി, പരാം ശാന്തി എന്ന് പറഞ്ഞതായ പരമമായ ശാന്തിയെ അവന് പ്രാപിക്കാൻ കഴിയുന്നു. അതാണ് ഇതിന്റെ ഫലം, ഇതിന്റെ പ്രയോജനം. ആത്മവിദ്യയുടെ ഫലം അതിവിടെ പറയുന്നു. പാണ്ഡവാലയോ അർജുന, ആ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏവം മോഹം, നിനക്ക് വന്നുഭവിച്ചതായ ഈ മോഹം പുനർ ന യാസ്യസി, ഇനി നിനക്കുണ്ടാകത്തില്ല. ഏന, ആ ജ്ഞാനം കൊണ്ട്. ഭൂതാനി അശേഷേണ ആത്മനി ദ്രക്ഷ്യസി, അശേഷേണ ഭൂതാനി, സർവജീവന്മാരും സർവവും ആത്മനി ദ്രക്ഷ്യസി, നീ നിന്നിൽ തന്നെ കാണും. അധോ മൈ, കൂടാതെ എന്നിലും സർവത്തെ നീ കാണും. ഏകത്വ ദർശനം ഉണ്ടാകുന്നു. യജ്ഞാത്വാന്ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ ഏന ഭൂതാന്യശേഷേണ ദക്ഷ്യസ്യാത്മന്യഥോമയി. ഇവിടെ ഗീതയിൽ പറയുന്ന ഈശ്വര ദർശനം എന്ന് പറയുന്ന ഇതാണ് ഇവിടെ പറയുന്ന ഈ കാര്യമാണ്. സർവത്തെയും തന്നിലും സർവത്തെയും വാസുദേവനിലും കാണുക, അതാണ് ഈശ്വര ദർശനം. അതാണ് ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉപദേശിക്കുന്നതായ സമ്യക് ദർശനം. ജ്ഞാനത്തിന്റെ ഫലത്തെക്കുറിച്ച് വീണ്ടും പറയുന്നു. കിഞ്ചേതസ്യ ജ്ഞാനസ്യ മഹാത്മ്യം, ജ്ഞാനത്തിന്റെ മഹാത്മ്യം എത്ര വാഴ്ത്തിയാലും മതി വരത്തില്ല. വീണ്ടും പറയുകയാണ്, അപി ചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വ്രജനം സന്ദരിഷ്യസി. അപി ചേതസി പാപേഭ്യ പാപകൃത്ഭ്യ സർവേഭ്യോ അതിശയേന പാപകൃത്തമഹ സർവ പാപികളെക്കാളും വലിയ പാപി ആയിക്കൊള്ളട്ടെ നീ എന്നാണ്. അപ്പോ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഇത്രയും മഹത്തായ സമ്യക് ദർശനത്തിന്, ഈശ്വര ദർശനത്തിന്, ഏകത്വ ജ്ഞാനത്തിന് താനതിന് യോഗ്യനാണോ എന്നുള്ളത്. അതെല്ലാവരെയും മലയ്ക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് തനിക്കിത് സാധ്യമാകുമോ എന്നുള്ളതാണ്. അപ്പൊ താൻ യോഗ്യനല്ല എന്നാണ് ഓരോരുത്തരും കരുതുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? ഭഗവാൻ കൊടുക്കുന്ന വാഗ്ദാനമാണ്. എന്താണ്? അവിചേതസി പാപേഭ്യ പാപകൃത്ഭ്യ, ലോകത്ത് പാപം ചെയ്തിട്ടുള്ളവരിൽ വെച്ച് സർവേഭ്യോ അതിശയേന പാപകൃത്, ഏറ്റവും കൂടുതൽ പാപം ചെയ്തിട്ടുള്ളത് നീയാണെന്ന് കരുതിക്കോളൂ. പറയുന്നു പാപകൃത്തമഹ, ഏറ്റവും കൂടുതൽ പാപം ചെയ്ത ഒരുവനാണ് നീ, ഏറ്റവും വലിയ പാപിയാണ്. അങ്ങനെയാണെങ്കിൽ കൂടിയും സർവം ജ്ഞാനപ്ലവേ നൈവ, ജ്ഞാനമേവ പ്ലവം കൃത്വ വൃജനം വൃജനാർണവം പാപം സന്തരിഷ്യസി. പറയുന്നു ജ്ഞാനപ്ലവം, മറുകര കാണാത്ത കടലിനെ മറികടക്കുന്നതിന് ഉപയോഗിക്കുന്ന അതാണ് വള്ളം, അല്ലെങ്കിൽ കപ്പൽ, ജലാശയത്തെ മറികടക്കാൻ ഉപയോഗിക്കുന്ന ഒന്നുപോലെ ജ്ഞാനപ്ലവം. സാധാരണ പ്ലവം എന്ന് പറയുന്നത് ജലത്തിന്റെ മുകളിൽ എടുത്തിട്ടാ പൊങ്ങിക്കിടക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ജലത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു സാധനം കൊണ്ട് ജലത്തെ മറികടക്കാൻ പറ്റുന്നു. അത് വള്ളമാകാം, അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണമാകാം, എന്തുമാകാം. ഇവിടെ എന്താണ്? ഈ സംസാര സാഗരത്തെ മറികടക്കുന്നതിനുള്ള ഒരു പ്ലവമാണ്, ഒരു തടിക്കഷ്ണമാണ് എന്ത് ഈ ജ്ഞാനം. ഈ പാപത്തെ മുഴുവൻ മറികടക്കുന്നതിന് ഈ ജ്ഞാനമാകുന്ന പൊങ്ങുതടി എന്ന് പറയാം. അതുകൊണ്ട് വൃജനം സംതരിഷ്യസി എന്ന് വെച്ചാൽ പൂർണ്ണമായും മറികടക്കാൻ കഴിയും. അതെല്ലാം മറികടക്കാൻ കഴിയും. ധർമ്മോപീഹ മുമുക്ഷോഹ പാപമിച്ചത്, മുമുക്ഷുവിനെ സംബന്ധിച്ച് പുണ്യവും പാപമാണ്. കാരണം പുണ്യവും ബന്ധനത്തിന് കാരണമായത്, പുണ്യം കൊണ്ട് മറ്റ് സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കും, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തെ പ്രാപിക്കും. ഏതായാലും അത് ജന്മത്തെ അവസാനിപ്പിക്കുന്നില്ല, ജന്മം കൊടുക്കാത്തതുകൊണ്ട് അതും ഫലത്തിൽ പാപമാണ്, ബന്ധിപ്പിക്കുന്നതാണ്. പറയുന്നത് പുണ്യവാനാണെങ്കിലും ആ പുണ്യത്തെയും പാപമായി എടുത്തുകൊണ്ട് പറയുകയാണ്, ഇനി സർവപാപങ്ങളും നിന്നിലിരിക്കുന്നു എന്ന് കരുതിക്കോളൂ, എന്നാലും ഈ ജ്ഞാനം കൊണ്ട് നിനക്ക് ഈ സംസാര സാഗരത്തെ മറികടക്കാൻ കഴിയും എന്നാണ്. സർവപാപത്തെയും അടുത്ത് പറയും ഭസ്മസാത് പുരതയെ അത് നശിപ്പിക്കുമെന്ന് പറയും. അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം തോന്നും, അങ്ങനെ പാപം ഉണ്ടെങ്കിൽ ആ പാപം അവന് തടസ്സമായി നിൽക്കത്തില്ലേ? കാരണം പാപം ഉണ്ടായിരുന്നാൽ അവനെങ്ങനെ യോഗ്യനാകും? നേരത്തെ പറഞ്ഞ പരിപ്രശ്നം, പ്രണിപാതം, സേവ തുടങ്ങിയൊക്കെ അവനെങ്ങനെ വരും? പാപം ഇതിനെല്ലാം തടസ്സമായി നിൽക്കും. പാപി സർവവും ഏറ്റവും വലിയ പാപിയാണെങ്കിലും പാപി എന്ന് പറയുമ്പോൾ അവന് ചിത്തശുദ്ധിയില്ല, അവൻ അധികാരിയാകുന്നില്ല. ഇതൊന്നുമല്ലാത്തവൻ എങ്ങനെ ഈ ജ്ഞാനം കൊണ്ട് ഇതിനെ തരണം ചെയ്യും? നീ ആ പാപമൊക്കെ നശിച്ച് അവൻ പുണ്യം വർദ്ധിച്ച് പുണ്യവാനായി കഴിയുകയാണെങ്കിൽ പിന്നെ പാപത്തിന്റെ കണക്ക് പറയേണ്ട കാര്യമില്ല. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, ഏറ്റവും വലിയ പാപിയാണെങ്കിലും ശരി, അവൻ ഈ പാപത്തെ എല്ലാം ഈ ജ്ഞാനം കൊണ്ട് തരണം ചെയ്യുന്നതാണ്. അപ്പൊ പാപി പാപത്തെ തരണം ചെയ്യണമെങ്കിൽ അവന് ജ്ഞാനം വേണം. ജ്ഞാനത്തിന് ഈ പാപം തന്നെ തടസ്സമായി നിന്നുകഴിഞ്ഞാൽ ജ്ഞാനവന് പ്രാപിക്കത്തില്ല, ജ്ഞാനം കൊണ്ട് തരണം ചെയ്യാനും കഴിയത്തില്ല. പിന്നെ ജ്ഞാനം കൊണ്ട് പാപത്തെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്ന് സംശയം വരാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാപകൃത്തമൻ ആണെങ്കിലും, ഏറ്റവും വലിയ പാപിയാണെങ്കിലും ശരി, ജ്ഞാനം കൊണ്ട് തരണം ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സഞ്ചിതമായ പാപത്തെയാണ്. കാരണം ജീവന്റെ തുടക്കം അനാദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അനാദിയായ ജന്മം എന്ന് പറയുമ്പോൾ എണ്ണമില്ല, ഇത്ര ജന്മങ്ങൾ കഴിഞ്ഞു എന്നുള്ളതിന് എണ്ണമില്ല. അനന്തമായ ഈ ജന്മങ്ങളിൽ അവൻ ആർജിച്ചിരിക്കുന്ന പുണ്യപാപങ്ങൾ നോക്കുമ്പോൾ അത് വളരെ വലുതാണ് ഓരോ ജീവനും. ഒരു ജീവനും ഒരിക്കൽ പാപത്തെ മാത്രമായിട്ട് ആർജിക്കാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ പുണ്യത്തെ മാത്രമായിട്ട് സ്വീകരിക്കാൻ ഒക്കത്തില്ല. ധർമാനുഷ്ഠാനത്തിൽ പോലും, പുണ്യത്തിന് വേണ്ടി ചെയ്യുന്ന ധർമ്മ അനുഷ്ഠാനത്തിൽ പോലും അവൻ പാപത്തെ ആർജിക്കുന്നുണ്ട്. ഉദാഹരണം പറയുന്നുണ്ട്, യാഗം സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് യാഗം ചെയ്യുന്നത്. ആ യാഗത്തിൽ ചിലപ്പോൾ ഹിംസ വന്നു പോകും. ഹിംസ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് പാപ സംസ്കാരം ഉണ്ടാകും. ആ പാപ സംസ്കാരത്തിന്റെ ഫലമായി ദേവലോകത്ത് ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ദുഃഖം അനുഭവിക്കേണ്ടി വരും. അസുരന്മാരും മറ്റും അവിടെ കടന്നു പീഡിപ്പിക്കും. ദീർഘകാലം സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ദേവന്മാർക്കും ക്ഷണം പാപത്തെ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പൊ പാപം എന്ന് പറയുന്നത് ഒരിക്കലും പാപത്തെ മാത്രം ആർജിക്കാൻ ഒക്കത്തില്ല, അതുപോലെ തന്നെ പുണ്യത്തെയും. പുണ്യം ആർജിക്കുന്നിടത്തും കുറച്ച് പാപം വരും, പാപത്തെ ആർജിക്കുന്നിടത്തും കുറച്ച് പുണ്യം വരും. പാപകർമ്മങ്ങൾ ചെയ്യുന്നവന്റെ മനസ്സിനും ചിലപ്പോൾ നന്മ വരും. അതുകൊണ്ട് എപ്പോഴും അന്ധക്കരണം പാപപുണ്യ സമ്മിശ്രമായി, അങ്ങനെ പാപപുണ്യ സമ്മിശ്രമായിരിക്കുന്ന ഒരു അന്ധക്കരണത്തിൽ പാപം അധികരിച്ച് ഇരിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ പാപം അധികരിച്ചിരിക്കുന്ന ഒരുവന് ജന്മനാൽ പാപപ്രവൃത്തിയിൽ തന്നെ മുഴുകിയിരിക്കുന്നവൻ, അതാണ് പാപകൃത്തമൻ എന്ന് പറയുന്നത്. ക്രൂരമായ പാപഭൂയിഷ്ഠമായ കർമ്മങ്ങളിൽ മുഴുകിയിരുന്ന് ജീവിതം നയിക്കുന്ന ഒരുവന് തന്നെ പാപത്തിന്റെ കണക്കെടുക്കാൻ ആൾക്ക് സാധ്യമല്ലാത്തതുപോലെ തന്നെ പുണ്യത്തിന്റെ കണക്കെടുക്കാനും സാധ്യമല്ല. ഏതെങ്കിലും പ്രബലമായ പൂർവപുണ്യം കൊണ്ട്, ഏറ്റവും വലിയ പാപമാണ് അവൻ ഇരിക്കുന്നതെങ്കിലും പ്രബലമായ ഏതെങ്കിലും ഒരു പൂർവപുണ്യത്തിന്റെ ഫലമായി അവന് ഈ പാപത്തെയെല്ലാം നശിപ്പിക്കത്തരത്തിലുള്ള തത്വജ്ഞാനവും മറ്റും ക്ഷണം കൊണ്ട് തന്നെ ഉണ്ടാകും. അതാണ് പല ദുഷ്ടന്മാരും മഹാത്മാക്കളുടെ സാമീപ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ പരിവർത്തനം വന്ന് ശിഷ്ടന്മാരായി യോഗ്യന്മാരായി മാറുന്നതായി കാണുന്നത്. അപ്പൊ അങ്ങനെ ജ്ഞാനപ്രാപ്തിക്കുള്ള ഒരു സാധ്യത ഏറ്റവും വലിയ പാപിയും കിടപ്പുണ്ട്. ഏറ്റവും വലിയ പാപി എന്ന് കരുതുന്നവൻ തിരിച്ചുകൊണ്ട് ഏറ്റവും വലിയ പുണ്യവാനാണെന്ന് നമ്മൾ കരുതുന്ന വ്യക്തിയിലും ഇതുപോലെയുള്ള പാപഭാരങ്ങൾ കിടപ്പുണ്ട്. പുണ്യം അധികരിച്ച് നിൽക്കുന്നതുകൊണ്ട് പാപം തലവെക്കുന്നില്ലെന്നേ ഉള്ളൂ. ഏതെങ്കിലും അവസരം വന്നു കഴിഞ്ഞാൽ ആ പാപം തലവെക്കി ആ പാപത്തിന്റെ ജോലി അത് കാണിക്കുകയും ചെയ്യും, തിരിച്ച് സംഭവിക്കാം. അതുകൊണ്ടാണ് സന്മാർഗത്തിൽ പോകുന്നവർ പതിച്ചു പോകുന്നത്, ദുർമാർഗത്തിൽ ജീവിക്കുന്നവർ സന്മാർഗത്തിലേക്ക് വരുന്നത്. എല്ലാ അത്യന്ത വൈപരീത്യങ്ങളും നമ്മുടെ മുമ്പിൽ കാണുന്നു. എന്തുകൊണ്ട്? ഇതിന്റെ ഗതി ഭഗവാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ദഹനമാണ് മനുഷ്യന് പിടികിട്ടുന്നത്. ഏറ്റവും വലിയ പാപിയാണെന്ന് കരുതുന്ന ഒരുവനും ക്ഷണമാത്രം കൊണ്ട് പുണ്യവാനായി ജ്ഞാനത്തിലൂടെ മോക്ഷം നേടാം. ഒരാൾ ജന്മജന്മങ്ങളായി സന്മാർഗത്തിൽ പ്രവർത്തിച്ചിട്ടും അയാൾക്ക് നേടാൻ കഴിയാത്തതായ യോഗ്യതകളും തത്വജ്ഞാനവും എല്ലാം ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തി ക്ഷണം കൊണ്ട് സംഭവിക്കാം. അതിനെല്ലാമുള്ള പൂർവപുണ്യം അയാളുണ്ടായിരിക്കും. അതിന് ഒരിക്കലും പ്രതിരോധിക്കാൻ പാപത്തിന് കഴിയത്തില്ല. ശക്തമായ പാപമാണ് അയാൾ ഇരിക്കുന്നതെങ്കിലും ശരി, ആ പാപത്തോടുകൂടി ഇരിക്കുന്ന വ്യക്തിയിൽ തന്നെ അയാൾ പാപകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക തന്നെ അയാൾക്ക് ഈ പറയുന്ന ഗുരുപ്രാപ്തിയും ഈശ്വരാനുഗ്രഹവും പുണ്യവൃദ്ധിയും എല്ലാം ഉണ്ടായി. അയാൾ ഈ ദീർഘമായി സന്മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെക്കാളും എളുപ്പത്തിൽ കാലദൈർഘ്യം കൂടാതെ തന്നെ വൃജനം സന്ദർശിച്ചി അയാളിലുള്ള സർവപാപത്തെയും നശിപ്പിച്ച അയാൾ മുക്തനായിത്തീരും. അതിന് ഒരിക്കലും പാപത്തിന് തടസ്സം നിൽക്കാൻ കഴിയത്തില്ല. കാരണം ഇതിനെ സംബന്ധിച്ചുള്ള അലംഘനീയമായ ഈശ്വര നിയമം, അതിന്റെ മേലിൽ ഈ ജീവൻ യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും വലിയ പാപിയാണെങ്കിലും ശരി, ഇതിന്റെ വ്യാഖ്യാനത്തിൽ വലിയ പണ്ഡിതന്മാർ വരെ ഇത് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെ സംഭവിക്കും, ഏറ്റവും വലിയ പാപിക്ക് എങ്ങനെ മോക്ഷം കിട്ടുന്നത്? അങ്ങനെ ഏറ്റവും വലിയ പാപികൾക്ക് മോക്ഷം കിട്ടിയതായ ചരിത്രങ്ങൾ, കഥകൾ നമ്മുടെ പുരാണങ്ങളിലെല്ലാം ധാരാളമുണ്ട്. ആ കഥകളെല്ലാം കഥയിൽ താല്പര്യമുള്ളവർ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. കഥ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. അത് സംഭവിക്കുക എന്നുള്ളതാണ് വൃജനം സന്തരിഷ്യസി. ആ പാപത്തെ പൂർണ്ണമായും തരണം ചെയ്യും. ജ്ഞാനപ്ലവേനൈവ, ജ്ഞാനപ്ലവം കൊണ്ട് ജ്ഞാനമാകുന്ന ആ പൊങ്ങുന്ന ഉപയോഗിച്ച് അതെല്ലാം പ്രാപിക്കാം. ഈശ്വരപ്രസാദത്തിനും ജ്ഞാനപ്രാപ്തിക്കും മോക്ഷത്തിനും ക്ഷണാർത്ഥം പോലും വേണ്ട എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഒരു ക്ഷണം വേണ്ട, ക്ഷണത്തിന്റെ അർത്ഥം പോലും വേണ്ട എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ ഈ താല്പര്യത്തിലാണ്. അതിനൂടെ ഭഗവാനും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ കാര്യത്തിൽ നമ്മുടെ മനസ്സിൽ യാതൊരു സംശയവും വയ്ക്കേണ്ട കാര്യമില്ല. ഏറ്റവും വലിയ പാപിയെപ്പോലും ക്ഷണം കൊണ്ട് മോചിപ്പിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകത്തിൽ സർവേഭ്യ പാപേഭ്യ പാപകൃത്തമഃ, എല്ലാ പാപികളിലും, പാപം എന്ന് പറഞ്ഞാൽ പാപം ചെയ്തവൻ ഉദ്ദേശിച്ച് പറയും, എല്ലാ പാപികളിലും വച്ച് പാപകൃത്തമഃ, ഏറ്റവും വലിയ പാപം ചെയ്തവനാണ് അഭിചേദസി. അഭിചേദെന്ന് പറയുന്ന രണ്ട് നിപാതങ്ങൾ ചോദ്യത്തിൽ ഉപയോഗിക്കുന്ന ഈ രണ്ട് നിപാതങ്ങളും ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യവും സംഭവിക്കും എന്നുള്ള അർത്ഥത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ശബ്ദം പ്രയോഗിക്കുന്നത്. ഒരിക്കലും നമുക്ക് സംഭവിക്കത്തില്ല എന്ന് നമ്മൾ ദൃഢമായി ഉറപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാം എന്ന് പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ ഉള്ള ഇതിനെ നിപാതങ്ങളെന്ന് പറയും. അഭിചേത്, അങ്ങനെ ആണെങ്കിൽ കൂടിയും, അസി, നീ അങ്ങനെയാണെങ്കിലും എന്നർത്ഥം. അർജുനന് തന്നെ കുറിച്ച് യാതൊരു സംശയവും വേണ്ട. ഈ പറയുന്ന ഏറ്റവും വലുതായ മഹത്തായ കാര്യങ്ങൾക്ക് ജന്മജന്മാന്തരങ്ങളുടെ, കാരണം ഭഗവാൻ തന്നെ പറയും എന്താണ്, ബഹുനാം ജന്മനാം അന്തേ, അനേക ജന്മങ്ങളുടെ ഒടുവിൽ ജ്ഞാനവാൻ മാം പ്രവൃത്തി എന്നൊക്കെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവൻ പറയാൻ പോകുന്നുണ്ട്. ഇതുവരെ പറഞ്ഞ ഈ സാധനാ മാർഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും അർജുനന് മനസ്സിലായി ഇതൊരു വലിയ കാര്യമാണ്. ഇതിന് താൻ യോഗ്യനാണോ, ഇതിന് യോഗ്യനായ രീതിയിലാണോ താൻ ഇതുവരെ ജീവിച്ചത്, തന്റെ ജീവിതം ഇതിന് താൻ ഇതിന് ഫിറ്റാകുമോ എന്നുള്ള ഒരു സംശയം അർജുനെ പോലെ ആരുടെ മനസ്സിലും വരാം. അതിനാണ് പറയുന്നത് അപിചേ തികച്ചും അസംഭവമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ കൂടിയും എന്നാണ്. സർവം പ്രജനം, നിന്റെ മുഴുവൻ പാപങ്ങളെയും ജ്ഞാനപ്ലവേന ഏവ സന്തരിഷ്യസി, ഈ ജ്ഞാനമാകുന്ന പ്ലവം കൊണ്ട് സന്തരിഷ്യസി ഏവ നീ തരണം ചെയ്യുക തന്നെ ചെയ്യും, നീ അല്ലെങ്കിൽ നിന്നെ പോലെയുള്ളവൻ എന്നർത്ഥം. അതുകൊണ്ട് ഈ ജ്ഞാനപ്രാപ്തിക്കും മോക്ഷത്തിനും ഇവിടെ യാതൊന്നും തന്നെ തടസ്സമായി നിൽക്കത്തില്ല. ആത്യന്തികമായി ഏത് തടസ്സവും മാറിക്കിട്ടാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടൊരാൾ ഇതിന് യോഗ്യനായി തീരുന്ന അതിന് കാലമോ ദേശമോ ഒന്നും തടസ്സമായി നിൽക്കുന്നില്ല. ആത്യന്തികമായി നിജ കാലദേശങ്ങൾക്കെല്ലാം അപ്പുറം മുമ്പ് ഞാൻ പറഞ്ഞിട്ട് അത് ആത്യന്തികമായി ഇത് കാലദേശങ്ങളെ അപേക്ഷിക്കുന്നില്ല. കാത്തിരുന്ന് കാണേണ്ട ഒന്നല്ല ഇത്, ഇത് കാലാപേക്ഷ കൂടാതെയാണ്, ദേശാപേക്ഷ കൂടെയാണ് ഈ ജ്ഞാനപ്രാപ്തിയും മോക്ഷവും എന്ന് പറയുന്നത്. മുമ്പൊരിക്കലും അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ സാധാരണഗതി പറയും നീ യോഗ്യത നേടണം, യോഗ്യനായിത്തീരണം, അതിനൊക്കെ ചെയ്യണം, ആദ്യം കർമ്മയോഗം ചെയ്യണം, പിന്നെ അത് ചിത്തശുദ്ധി ഉണ്ടാകണം, പിന്നെ ജ്ഞാനം ഉണ്ടാകണം, ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം, ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകണം, ഇങ്ങനെ ഒരു നീണ്ട കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ടെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ പറയുന്ന അതല്ല, അത്തരം കടമ്പകളൊന്നും ആവശ്യമേ ഇല്ല. ഇതൊന്നും കൂടാതെ തന്നെ ഈ ക്ഷണമൊന്നും പറയാൻ വയ്യാത്ത രീതിയിൽ ഒരുവന് മോക്ഷപ്രാപ്തി ഉണ്ടാകാം. നമ്മുടെ ക്ഷണത്തെയും അവലംബിക്കുന്നില്ല, അതാണ് മുഖ്യമായിട്ടുള്ള തത്വം. കാരണം ആ ഈശ്വരബോധത്തിന് തടസ്സം നീക്കാൻ ഉള്ള സാമർഥ്യം ഇതിനൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇതെല്ലാം തുച്ഛമാണ്. തുച്ഛമായിരിക്കുന്ന അവയെ നമ്മൾ വലുതായി കാണുകയാണ്. തുച്ഛവും നിസ്സാരവുമായിരിക്കുന്ന മായാകാര്യങ്ങളെ ജീവൻ അവന്റെ സങ്കല്പം കൊണ്ട് വലുതായി കണ്ട് അതിനെ തടസ്സമായി സൃഷ്ടിച്ചുകൊണ്ട് സ്വയം തന്നെ മോക്ഷത്തിന് തടസ്സം നീക്കുകയാണ്. അതുകൊണ്ട് അത് തുച്ഛമായതുകൊണ്ട് തന്നെ അത് മാറിപ്പോകുന്നതിന് കാലദേശങ്ങളുടെ ഒന്നും ആവശ്യം വാസ്തവത്തിലില്ല. ഈ നീണ്ട പ്രക്രിയകളൊന്നുകൂടെ പരമാർത്ഥത്തിന് ആവശ്യമില്ല. അതാണ് നിത്യമുക്തോ നിരാമയ എന്ന് പറയുന്നത്. നിത്യമുക്തനും നിരാമയനുമായി തന്നെ ഇരിക്കുന്നു, മോഹരഹിതനായി തന്നെ ഇരിക്കുന്നു. അതാണ് പരമാർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അങ്ങനെ നീ ചിന്തിച്ച് മനസ്സിനെ കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. സംതരിഷ്യസി പൂർണ്ണമായും നീ ഇതിനെ തരണം ചെയ്യും എന്ന്. അപി ചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഹ സർവം ജ്ഞാനപ്ലവേനൈവ വ്രജനം സന്തരിഷ്യസി യഥൈതാംസി സമിദ്ധോഗ്നർ ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ ജ്ഞാനം കഥം നാശീതി പാപം. ഈ പറയുന്ന മഹാപാപങ്ങളെല്ലാം ഈ ജ്ഞാനം എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ഇത് ഈ സദൃഷ്ടാന്തം ഉച്ചതേ യഥേതി, അത് ഉദാഹരണ സഹിതം ഇവിടെ വിശദമാക്കുകയാണ്. യഥേതാംസി കാഷ്ഠാനി സമിദ്ധ സമിദ്ധോ ദീപ്തോ അഗ്നി ഭസ്മസാ ഭസ്മീഭാവം കുരുതേ ഹേ അർജുന. യഥാ എപ്രകാരമാണോ യഥാംസി കാഷ്ഠാനി വിറകിനെ സമിദ്ധ അഗ്നി, ശരിക്ക് ജ്വലിച്ചതായ അഗ്നി, സമ്യക് ഇദ്ധ ദീപ്ത, ശരിക്ക് ജ്വലിച്ചതായ ആ അഗ്നി എങ്ങനെയാണോ ഭസ്മസ ഭസ്മീഭാവം കുരുതി ഭസ്മമാക്കുന്നത്, വിറകിനെ എങ്ങനെയാണോ അഗ്നി ശരിക്ക് ജ്വലിച്ചിട്ട് അതിനെ ഭസ്മമാക്കുന്നത് ഹേ അർജുന, അതുപോലെ ജ്ഞാനമേവ അഗ്നി ജ്ഞാനാഗ്നി. ഇവിടെ പറയുന്ന എന്താണോ, ശരിക്ക് അഗ്നി ജ്വലിച്ചു കഴിഞ്ഞാൽ അത് വിറകിനെ ഭസ്മമാക്കുന്നു. അഗ്നി ശരിക്ക് ജ്വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഭസ്മത്തെ വിറകിനെ ഭസ്മമാക്കി മാറ്റുന്നതിന് കാലാപേക്ഷയില്ല. അഗ്നി കുറവാണെങ്കിൽ വിറക് ഭസ്മമാകുന്നതിന് സമയം പിടിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ സമിദ്ധ, അത് ശരിക്കും കൊണ്ട് കത്തിപ്പടർന്നു കഴിഞ്ഞാൽ അഗ്നി ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്, വിറക് ഭസ്മമാകുക എന്നുള്ളതാണ്. അഗ്നി അതിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അതായിട്ടിരിക്കാൻ പറ്റത്തില്ല, ആ ക്ഷണം തന്നെ അത് രണ്ടു ഒരേ ക്ഷണത്തിൽ തന്നെ സംഭവിക്കും. അതുപോലെ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്കുരുതി, നേരത്തെ പറഞ്ഞല്ലോ പാപം എന്ന്, അതിനൂടെ സർവകർമ്മങ്ങളും എന്ന് പറയുന്നു, സഞ്ചിതമായിരിക്കുന്ന സർവകർമ്മങ്ങളെയും സർവദുരിതങ്ങളെയും സർവപാപങ്ങളെയും ഭസ്മസാത്കുരുതി ഭസ്മമാക്കുന്നു. അത് ഏകകാലത്തിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ കാലാപേക്ഷയില്ലാതെ അത് സംഭവിക്കുന്നു. കാലാപേക്ഷയില്ലാതെ എന്ന് പറയുന്നത് എന്തുകൊണ്ട്, കർമ്മമുള്ളപ്പോഴേ കാലമുള്ളൂ, കർമ്മം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാലമില്ല. എപ്പോഴാണോ ജ്ഞാനാഗ്നി ഈ ഉപാധിയോടുകൂടിയിരിക്കുന്ന ഈ അജ്ഞാനാവരണത്തെ നശിപ്പിക്കുന്നത്, അങ്ങനെ നശിപ്പിക്കുമ്പോൾ അജ്ഞാനജന്യമായിരിക്കുന്ന കാലത്തിന് പിന്നെ അവിടെ നിലനിൽപ്പില്ല. അത് കാലത്തിലല്ല സംഭവിക്കുന്നത്, കാലാതീതമായിട്ടാണ്. ഭസ്മസാത്കുരുതി നിർബീജീകരോതി, അതിന്റെ ബീജങ്ങളായിരിക്കുന്ന ദേശകാലങ്ങളൊന്നും പിന്നെ അവിടെ നിൽക്കുന്നില്ല. കർമ്മബീജമാണ് ദേശകാലം, ആ ദേശകാലങ്ങളെ കൂടി നശിപ്പിക്കുന്നു. അതാണ് നിർബീജീകരോതി, ബീജമില്ലാതാക്കി തീർക്കുന്നു. അതിന്റെ പ്രസവശേഷിയെ നശിപ്പിക്കുന്നു, ഉത്പാദനശേഷിയെ നശിപ്പിക്കുന്നു കാലത്തിൽ ദേശത്തിന്റെ. അതാണ് ഈ കർമ്മത്തെ ദുരിതത്തെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതങ്ങ് നശിപ്പിച്ചു കളയുന്നു, അത് തന്നെ ഇല്ലാതായിത്തീരുന്നു. നഹി സാക്ഷാദേവ ജ്ഞാനാഗ്നി കർമാണി ഇന്ധനവത് ഭസ്മീകർത്ത് ശക്തനവതി തസ്മാ സമ്യക് ദർശനം സർവകർമ്മണ നിർബീജത്വ കാരണമിത്യഭിപ്രായ. എങ്ങനെയാണോ അഗ്നി ഇന്ധനത്തെ ദഹിപ്പിക്കുന്നത് ഭസ്മമാക്കുന്നത്, ഇന്ധനത്തെ ഇന്ധനം അല്ലാതാക്കി തീർക്കുന്നത്, അതുപോലെ ഇവിടെ ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണ്, സമ്യക് ദർശനം സർവകർമ്മണാ നിർബീജത്വേ കാരണം, സർവകർമ്മങ്ങളുടെയും നിർബീജമാക്കി തീർക്കുന്നു. കർമ്മത്തെ നേരിട്ട് ബാധിക്കുകയല്ല, കർമ്മത്തിന്റെ കാരണത്തെ അത് നശിപ്പിക്കുകയാണ്. അങ്ങനെയാണ് കർമ്മത്തെ നശിപ്പിക്കുന്നത്. പാപത്തെ നശിപ്പിക്കുക എന്ന് വെച്ചാൽ പാപത്തിന് കാരണമായിരിക്കുന്നത്. അന്ധകാരമാണ് ഭയത്തിന് കാരണം. വെളിച്ചം ഭയത്തെ നശിപ്പിക്കുന്നത് എങ്ങനെ, അന്ധകാരത്തെ ഇരുട്ടിനെ മാറ്റിയിട്ട്. അതുപോലെ വെളിച്ചം നേരിട്ട് ഭയത്തിന് ഇല്ലാതാക്കിയല്ല ചെയ്യുന്നത്, വെളിച്ചം ആദ്യം ഇരുട്ടിനെ നശിപ്പിക്കുന്നു. ഇരുട്ടേത് നിമിഷമാണോ നശിക്കുന്നത്, ആ ഇരുട്ടിനോടൊപ്പം ഭയവും നശിക്കുന്നു. കാരണം ആ ഇരുട്ടാണ് ഭയത്തെ സൃഷ്ടിക്കുന്നതിന് കാരണമായത്. അതുപോലെ കർമ്മത്തിന് പാപത്തിന് കാരണമായിരിക്കുന്നത് അജ്ഞാനമാണ്. ജ്ഞാനം പാപത്തെ എങ്ങനെ നശിപ്പിക്കുന്നു, അതിന് കാരണമായിരിക്കുന്ന ആ മോഹത്തെ നശിപ്പിക്കുന്നു. മോഹജന്യമായിരിക്കുന്ന കർമ്മം ദുരിതം, പാപം, പുണ്യം എല്ലാം നശിക്കുന്നു. അങ്ങനെ ഒരു ജ്ഞാനം പ്രാപിച്ച് കർമ്മം, അതിന് കാരണമായിരിക്കുന്ന മോഹം അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ജീവൻ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പൂർവപുണ്യം കൊണ്ട് അയാൾക്ക് ജ്ഞാനം പ്രാപ്തമാകുന്നു. അജാതശത്രുവിന്റെയും മറ്റു കഥ പറയുന്നു. അങ്ങനെ പ്രാപ്തമാകുന്നു. അങ്ങനെ ജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാൽ, അയാളുടെ കർമ്മങ്ങളെല്ലാം ഒടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? സാമർഥ്യാത് ഏന കർമ്മണ ശരീരം ആരബ്ധം തത് പ്രവൃത്തഫലത്വാത് ഉപഭോഗേനൈവ ക്ഷീയതേ തസ്യ താവദേവ ചിരം യാവുന്ന വിമോക്ഷി അഥ സമ്പത്സി. ജ്ഞാനത്തെക്കുറിച്ച് ആൾക്കാർ ഉപദേശിക്കുന്നുണ്ടല്ലോ, പറയുന്നു. ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് ജ്ഞാനിക്കേ പറ്റൂ, അജ്ഞാനിക്ക് പറയാൻ പറ്റത്തില്ല. ഇത്രയും ശ്രേഷ്ഠമായ ജ്ഞാനത്തെക്കുറിച്ച് ഉപദേശിച്ചത് തീർച്ചയായും ജ്ഞാനി തന്നെയായിരിക്കും, അജ്ഞാനിയാകാൻ വഴിയും. അപ്പൊ ഈ ജ്ഞാനം സർവകർമ്മങ്ങളെയും ദുരിതത്തെയും നശിപ്പിച്ചുവെങ്കിൽ പിന്നെ അവിടെ ഒന്നും ശേഷിക്കാൻ വഴിയില്ലല്ലോ. സർവത്തിനും കാരണമായിരിക്കുന്ന മോഹത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ മോഹകാര്യമായിരിക്കുന്ന കർമ്മവും കർമ്മത്തിന്റെ ഫലമായിരിക്കുന്ന ശരീരവും എല്ലാം നശിക്കണം. നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജ്ഞാനത്തെ ആരാ വെളിപ്പെടുത്തുന്നത്? വെളിപ്പെടുത്താൻ ഒരു വ്യക്തിത്വം അവിടെ ശേഷിക്കാൻ പാടില്ല. കാരണം അഗ്നി ഇന്ധനത്തെ വിറകിനെ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അഗ്നിക്ക് പ്രകാശിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അഗ്നിക്ക് പ്രകാശിക്കണമെങ്കിൽ ഇന്ധനം വേണം. ഇന്ധനമില്ലാതെ അഗ്നിക്ക് പ്രകാശിക്കാൻ ഒക്കത്തില്ല. ഭസ്മത്തിലൊരിക്കലും അഗ്നിക്ക് പ്രകാശിക്കാൻ ഒക്കത്തില്ല. കുറഞ്ഞ പക്ഷെ അവിടെ കനലെങ്കിലും വേണം, ഇന്ധനം വേണം. അപ്പോ ഇന്ധനം നശിച്ചു കഴിഞ്ഞാൽ അഗ്നിയും നശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ജ്ഞാനം മോഹത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജ്ഞാനവും കാണാൻ പാടില്ല. പിന്നെ ജ്ഞാനത്തെ ആരാ വെളിപ്പെടുത്തുന്നത്? ജ്ഞാനത്തെക്കുറിച്ച് ആരാ പറയുന്നതിനുള്ള സമാധാനം? അത്തരം വരുന്ന സംശയങ്ങൾക്കുള്ള സമാധാനമാണ് ഇവിടെ പറയുന്നത്. സാമർഥ്യ നമ്മൾ കാണുന്നുണ്ടെന്നാണ്, ജ്ഞാനം വെളിപ്പെടുന്നുണ്ട്. ജ്ഞാനത്തെ ആരോ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് കാണുന്നത് കൊണ്ട് ഏന കർമ്മണ ശരീരം ആരബ്ധം, ഏതൊരു കർമ്മം കൊണ്ടാണോ പ്രാരബ്ധ വിശേഷം കൊണ്ടാണോ ഈ ശരീരം തുടങ്ങിപ്പോയത്, തത് പ്രവൃത്ത ഫലത്വ ആ കർമ്മം ആ പ്രാരബ്ധം സംസ്കാരം പ്രവൃത്ത ഫലത്വ ഫലം കൊടുക്കാൻ അത് പ്രവർത്തിച്ചു കഴിഞ്ഞു. അത് ഫലത്തെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാരബ്ധത്തിന്റെ ഫലമായിട്ടാണ് ആ ശരീരം, ആ അന്ധകരണം, മറ്റ് കരണങ്ങൾ അതിനെയൊക്കെ ആശ്രയിച്ച് ജ്ഞാനപ്രാപ്തി വരെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത്. അതാണ് പ്രവൃത്ത ഫലത്വ ഫലം കൊടുക്കാൻ ആ സംസ്കാരം തുടങ്ങിക്കഴിഞ്ഞു. അത് ഭോഗേന ഏവ ക്ഷീയതേ. ഇത് അഗ്നിയും വിറകും പോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഉപമയിലെ ദൃഷ്ടാന്തത്തിൽ സമാനമായ ധർമ്മങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ, അതിനാ അതേപടി മുഴുവൻ സ്വീകരിക്കാൻ പാടില്ല. സിദ്ധാന്തവുമായിട്ട് യോജിക്കുന്ന അംശങ്ങൾ മാത്രം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തം പറയുന്നത്. സിദ്ധാന്തവുമായി പൂർണ്ണമായി യോജിക്കുന്ന ഒരു ദൃഷ്ടാന്തം ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ അഗ്നി ഇന്ധന ഉദാഹരണം പറയുന്നത്. അഗ്നി ഇന്ധനവും പോലെ എന്ന് പറയുന്നു. ഉപഭോഗേ നൈവ ക്ഷീയതേ, അനുഭവം കൊണ്ടേ അത് നശിക്കത്തുള്ളൂ. ആരംഭിച്ചു കഴിഞ്ഞത് അനുഭവം കൊണ്ടേ നശിക്കത്തുള്ളൂ. അനുഭവം കൊണ്ടേ നശിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നശിക്കാതെ വീണ്ടും ഇരിക്കുന്നു എന്നല്ല. എങ്ങനെ? വിറകിൽ തീ കത്തിയതിന് ശേഷവും അത് വിറക് പച്ചയായിട്ട് തന്നെ ഇരിക്കുന്നു എന്നുള്ള അത് നശിച്ചത് നശിച്ചത് തന്നെയാണ്. അജ്ഞാനം അല്ലെങ്കിൽ മോഹം അതിന് നാശം സംഭവിച്ചു കഴിഞ്ഞു. സംഭവിച്ചു കഴിഞ്ഞാലും വീണ്ടും അത് നിലനിൽക്കുന്നു. അതിന്റെ രൂപത്തിനും മാറ്റം വരുന്നില്ല. വറുത്ത വിത്ത് പോലെ ഉപഭോഗിയെ ഏവക്ഷീയതി, വിത്തിനെ തീ കൊണ്ട് കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല, പക്ഷെ വറുത്തു കഴിഞ്ഞാലോ വീണ്ടും അത് ആ രൂപം അതുപോലെ കാണുന്നു. പ്രാരബ്ധം നശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? പ്രാരബ്ധത്തെ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള എല്ലാത്തിനെയും നശിപ്പിച്ചു കളയുന്നു എന്നല്ല, പ്രാരബ്ധത്തെ വറുക്കുന്നതേ ഉള്ളൂ, ബാക്കിയുള്ളതിനെല്ലാം ദഹിപ്പിച്ചു കളയും. അതാണ് വ്യത്യാസം. ആ ദുരിതം അതിന്റെയും ബന്ധനശേഷി നശിച്ചുപോയി, പക്ഷെ അവിടെ കത്തിച്ച് ഭസ്മമാക്കിയില്ല, വറുത്തതേ ഉള്ളൂ. ഞാനോ അത്രേ ചെയ്തുള്ളൂ. അതാണ് പറയുന്നത്, ഉപഭോഗിയെ നൈവ ക്ഷീയതി. ആ വറുത്ത വിട്ട് വിത്ത് വെറുതെ ഇരുന്നാലും എന്ത് ചെയ്യുന്നു, കുറെ കാലം കഴിയുമ്പോൾ അത് നശിച്ചു പോകും. കാരണം അത് ഒരിക്കൽ തീ പെട്ടുകഴിഞ്ഞാണ് അപ്പൊ അതിന്റെ എല്ലാ ശേഷിയും നഷ്ടപ്പെട്ടതാണ്. എന്നാൽ അതിന് ഒരു ചെറിയ ആയുസ്സുണ്ട്. കേവലം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുസ്, അതിനൊരിക്കലും ഉത്പാദനക്ഷമതയില്ല. പ്രാരബ്ധത്തിന് ബന്ധന കാര്യത്വമില്ല, ബന്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയില്ല, പക്ഷെ അത് നിലനിൽക്കും. അതിന് പ്രമാണം പറയുന്നു, തസ്യ താവദേവ ചിരം. അവൻ അത്രയും കാലം പ്രതീക്ഷിച്ചാണ് തത്വജ്ഞാനിക്ക് യാവന്ന വിമോക്ഷി അധ സത്സമ്പസി. ആ പ്രാരബ്ധം എന്ന് പറയുന്നതും കൂടി നശിക്കണം. പരമാർത്ഥത്തിൽ അത് നശിച്ചു കഴിഞ്ഞു, എന്നാലും അത് പതിക്കുന്നതിനൊരു സമയമുണ്ട്. വറുത്ത വിത്ത് പോലെ അത് പതിച്ചു കഴിയുമ്പോൾ സത്സമ്പസി. ഈ കാലയളവിലാണ് ജ്ഞാനം ഞാൻ ഉപദേശിക്കുന്നത്. ഇടിമിന്നലൊക്കെ ഏറ്റ വൃക്ഷങ്ങളെ പോലെ കുറച്ച് ദിവസത്തേക്ക് അത് പച്ചയോടുകൂടി നിൽക്കും, പക്ഷെ അത് നശിച്ചു കഴിഞ്ഞു. അതിന്റെ ആയുസ് ഒടുങ്ങിക്കഴിഞ്ഞു, അഗ്നി ബാധിച്ചു കഴിഞ്ഞു, എന്നാലും അത് ജീവനുള്ളതുപോലെ തോന്നി. അതിന് പിന്നെ മോചിക്കുന്നതിന് അവിടെ കാലതാമസമില്ല. ഈ ശരീരപാദത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നു മോചനം. ശരീരപാദത്തോടുകൂടി അത് സംഭവിക്കുന്നു. ജ്ഞാനപ്രാപ്തിയും ശരീരപാദവും ഇതിനുള്ള ഇടയ്ക്കുള്ള ഒരു കാലം അവിടെയാണ് തത്വജ്ഞാനി ഞാൻ ഉപദേശം ചെയ്യുന്നത്. അതോ യാനി അപ്രവൃത്തഫലാനി ജ്ഞാന ഉത്പത്തി പ്രാകൃതാനി ജ്ഞാന സ്വഭാവീനി അതീത അനേക ജന്മകൃതാനി ചാന്യവ സർവാണി ഭസ്മസാത് പുരതേ. അതുകൊണ്ടെന്താണ്, എന്നെ അപ്രവൃത്തഫലാനി ജ്ഞാനോത്പത്തെ ഹേ പ്രാകൃതാനി ജ്ഞാനമുണ്ടാകുന്നതിന് മുമ്പ് അനന്തജന്മങ്ങളിലായി സഞ്ചയിച്ചു വച്ചിരുന്ന ദുരിതങ്ങൾ അപ്രവൃത്തഫലാനി, ഫലം കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല, ഇനി അനേക ജന്മങ്ങൾക്ക് കാരണമാകേണ്ടതാണ്. ജ്ഞാന സഹഭാവീനി അതീത അനേക ജന്മകൃതാനി, അതീതമായ അനേക ജന്മങ്ങളിൽ ചെയ്തു. ജ്ഞാനമുണ്ടായപ്പോൾ അതോടൊപ്പം അതെല്ലാം ഉണ്ടായിരുന്നു. താന്യവ സർവമാണി ഭസ്മസാത്പുരതി, അത് സർവവും ഭസ്മമായി പോകുന്നു, മറ്റുള്ളത് ഭസ്മമാകാതെ നശിച്ച് വീണ്ടും തുടരുന്നു. അതുകൊണ്ടാണ് ജ്ഞാനപ്രാപ്തിയോടുകൂടി ശരീരബാധ സംഭവിക്കാത്തത്. അല്ലെങ്കിൽ ജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ ജ്ഞാനിയായി അജ്ഞാനം നശിച്ചു, അജ്ഞാനകാര്യമായ സർവവും നശിച്ചു, ശരീരവും പോയി, എല്ലാം അവിടെ അവസാനിക്കേണ്ടതാണ്. അത് അവസാനിക്കുന്നില്ല, അതാണ് പ്രാരബ്ധം ശേഷിക്കുന്നു എന്ന് പറയും. പ്രാരബ്ധം ശേഷിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രാരബ്ധം സത്തായി ഉണ്മയായി ജ്ഞാനി സംബന്ധിച്ച് ശേഷിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണോ എല്ലാം അസത്തായത്, അതുപോലെ പ്രാരബ്ധവും ജ്ഞാനി സംബന്ധിച്ച് അസത്തായി എങ്കിലും അത് വീണ്ടും തുടർന്ന് കാണപ്പെടുന്നുണ്ട്. ഈ ഭസ്മസാത്കൃതി സർവകർമ്മങ്ങളെയും ആ തത്വജ്ഞാനം ഭസ്മമാക്കുന്നു. ജ്ഞാനി നിത്യമുക്തനായിത്തീരുന്നു. അതാണല്ലോ പറയുന്നു അർജുന, അല്ലയോ അർജുന, യഥാ എപ്രകാരമാണോ സമിദ്ധ അഗ്നി, നല്ലവണ്ണം ജ്വലിച്ചതായ അഗ്നി, യഥാംസി വിറകിനെ ഭസ്മസാത്കുരുതെ ഭസ്മമാക്കുന്നത്, തഥാ അതുപോലെ ജ്ഞാനാഗ്നി, ജ്ഞാനമാകുന്ന അഗ്നി, സർവകർമാണി ഭസ്മസാത്കുരുതെ, സർവദുരിതങ്ങളെയും ഭസ്മമാക്കുന്നു. അതുകൊണ്ടാണ് ജ്ഞാനിക്ക് കർമ്മമില്ല എന്ന് പറയുന്നത്. നിഴല് പോലെ ജ്ഞാനിയിൽ കാണുന്ന കർമ്മങ്ങൾ വാസ്തവത്തിൽ കർമ്മങ്ങളല്ല, അതുകൊണ്ട് ജ്ഞാനിക്ക് കർമ്മമില്ല. ഇവിടെ ആചാര്യസ്വാമികൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, ജ്ഞാന കർമ്മ സമുച്ചയം സാധ്യമല്ല എന്ന് പറയും. ജ്ഞാന കർമ്മ സമുച്ചയം സാധ്യമല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ജ്ഞാനമുള്ളിടത്ത് കർമ്മമില്ല. എന്തുകൊണ്ട്? സർവകർമാണി ഭസ്മസാത്കുരുതെ, സർവകർമ്മങ്ങളോടെ ദഹിച്ചുപോയി. കർമ്മമില്ല, കർമ്മത്തിന് കാരണമായിരിക്കുന്ന കർത്തൃത്വ ബോധമില്ല, രാഗദ്വേഷങ്ങളില്ല, അതിനെല്ലാം മൂലകാരണമായിരിക്കുന്ന മോഹം അജ്ഞാനം അതുമില്ല, അതെല്ലാം നശിച്ചുപോയി. എന്നാലും അതെല്ലാം കാണപ്പെടുന്നു, അതിനെ അകർമ്മായവ ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ളത് കർമ്മമേ അല്ല, അതിനെ കർമ്മമെന്ന് വിളിക്കാൻ പാടില്ല. അതുകൊണ്ട് ജ്ഞാനകർമ്മ സമുച്ചയം ഒരിക്കലും ജ്ഞാനിയിൽ സംഭവിക്കത്തില്ല. കർമ്മമില്ലാത്തടത്ത് എങ്ങനെ കർമ്മ സമുച്ചയം വരും? അതാണ് പറയുന്നതിന്റെ താല്പര്യം. അല്ലാതെ നമ്മൾ കർമ്മയോഗം അല്ലെങ്കിൽ യോഗത്തെ കർമ്മമായി ചെയ്യുമ്പോൾ തത്വവിചാരം ചെയ്യാൻ പാടില്ല എന്നല്ല അതിന്റെ അർത്ഥം. അല്ല അതിനർത്ഥം ജ്ഞാനിയുടെ നിലയെക്കുറിച്ച് പറയുകയാണ്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. യഥേതാംസി സമിദ്ധോഗ്നർ ഭസ്മസാത്കുരുതേർജുന ജ്ഞാനാഗ്നിസർവകർമാണി ഭസ്മസാത്കുരുതേ തഥാ നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി